ഗുരു പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത 17-ാം അധ്യായം 26-ാം ശ്ലോകം സദ്ഭാവേ സാധുഭാവേ ച സദിത്യേതത് പ്രയുജ്യതേ പ്രശസ്തേ കർമ്മണി തഥാ സത്ശബ്ദ പാർത്ഥയുജ്യതേ ഓം തത്ശബ്ദയോര് വിനിയോഗ ഉക്ത അഥ ഇദാനീം സത്ശബ്ദസ്യ വിനിയോഗ കഥ്യതേ ഓം തത്ശബ്ദയോര് വിനിയോഗ ഓം ശബ്ദത്തിന്റെയും തത്ശബ്ദത്തിന്റെയും വിനിയോഗം. വിനിയോഗ ശബ്ദത്തിന് പല അർത്ഥം ഉണ്ട്, പല അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. ബന്ധം, പ്രയോഗം, ഫലം, ഇങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. ഓം തത് ശബ്ദങ്ങൾ എങ്ങനെയാണ് ഈ യജ്ഞദാന തപക്രിയകളോടുകൂടി ബന്ധപ്പെടുന്നത്, അതാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇതാണി സത് ശബ്ദസ്യ വിനിയോഗ കഥ്യത. ഇപ്പോൾ സത് ശബ്ദം, അതിൻ്റെ ബന്ധം എങ്ങനെയാണ് യജ്ഞദാന തപസ്സുകളോടുകൂടി സത് ശബ്ദത്തെ എങ്ങനെ ബന്ധിപ്പിക്കുന്നു എന്ന് പറയുന്നു. സദ്ഭാവേ സദ്ഭാവേ അസദ സദ്ഭാവേ യഥാ വിദ്യമാനസ്യ പുത്രസ്യ ജന്മനി. ഇല്ലാതിരുന്ന ഒന്നുണ്ടാകുമ്പോൾ അതാണ് സദ്ഭാവം. ഉദാഹരണം പറയുന്നു, അവിദ്യമാനസ്യ പുത്രസ്യ ജന്മനി, പുത്രനില്ലാതിരുന്നു പുത്രനുണ്ടാകുന്നു. അവിടെ സത് എന്നുള്ള ശബ്ദം പ്രയോഗിക്കുന്നു. സത്പുത്ര സൻപുത്ര എന്ന് പറയുന്നു. തഥാ സാധുഭാവേച്ച അസദ്വൃത്തസ്യ അസാധു സദ്വൃത്തത സാധുഭാവ തസ്മിൻ സാധുഭാവേച്ച. അസദ്വൃത്തനായിരുന്നവൻ സദ്വൃത്തനല്ലാതിരുന്നവന്റെ സദ്വൃത്തത അവനെ പറയുന്നു സാധുവാണ്. അവിടെ സത് ഇത്യേത അഭിധാനം ബ്രഹ്മണ പ്രയോഗിച്ചത് അഭിധീയതേ. ഈ ബ്രഹ്മവാചകമായ ശബ്ദം സത് ശബ്ദം അവിടെയെല്ലാം പ്രയോഗിക്കുന്നു. അതായത് ഇല്ലാതിരുന്നു എന്നുണ്ടാകുമ്പോൾ അവിടെ സത്, അത് സത്തായി എന്ന് പറയുന്നു. ഇനി ഒരാള് മോശമായിരുന്ന ഒരാള് നന്നാകുമ്പോൾ അവിടെ സത് ശബ്ദം പ്രയോഗിക്കുന്നു. എവിടെയെല്ലാം സത്ശബ്ദം പ്രയോഗിക്കുന്നു എന്ന് പറയുകയാണ്. പ്രശസ്തേ കർമ്മണി വിവാഹാദോച്ച തഥാ സത്ശബ്ദ പാർത്ഥയുജ്യതേ പ്രയോജ്യതേ. പ്രശസ്തമായ കർമ്മങ്ങൾ, ശ്രേഷ്ഠമായ കർമ്മങ്ങൾ, ലൗകികമായ കർമ്മങ്ങൾ, എന്താണ് ഇത് സത്കർമ്മമാണ് എന്നുള്ള രീതിയിൽ വിവാഹാദികൾ എന്ന് പറയുന്നു, മംഗളകർമ്മങ്ങൾ അവിടെ ഈ സത്ശബ്ദം പ്രയോഗിക്കുന്നു. അവിടെയെല്ലാം അതിനെയെല്ലാം വിശേഷിപ്പിക്കുന്നതിന് വേണ്ടി സത്ശബ്ദം പ്രയോഗിക്കുന്നു. ഒരു വസ്തുവിന്റെ അസ്തിത്വത്തെ കാണിക്കാൻ, നന്മ സദ്ഗുണം തുടങ്ങിയ കാര്യങ്ങളെ കാണിക്കാൻ, കർമ്മങ്ങളുടെ ശ്രേഷ്ഠതയെ കാണിക്കാൻ എല്ലാം ഉപയോഗിക്കുന്ന ഒരു ശബ്ദമാണ് സത്ശബ്ദം. ഇവിടെ സാമാന്യമായിട്ട് ആ സത്ശബ്ദത്തിന്റെ പ്രയോഗം എങ്ങനെയാണെന്നുള്ള പറയുകയാണ്. സദ്ഭാവേ സാധുഭാവേ ച സദിച്ചേതത്രയുജ്യതേ പ്രശസ്തേ കർമ്മണി തഥാ സശബ്ദ പാർത്ഥയുജ്യതേ യജ്ഞേ തപസി ദാനേ ച സ്ഥിതി സദിതി ചോച്യതേ കർമ്മചൈവ തദർഥീയം സദിത്യേവാവിധീയതേ. യജ്ഞകർമ്മണിയാസ്തി തപസിചയാസ്തി ദാനേചയാസ്തി സജ സത് ഇതിച്ഛതി വിദ്യുദ്ഭി. ഇനി ആ സത്ശബ്ദത്തിന്റെ മറ്റു തരത്തിലുള്ള പ്രയോഗങ്ങളെക്കുറിച്ച്, ബന്ധത്തെക്കുറിച്ച് എല്ലാം പറയുകയാണ്. യജ്ഞകർമ്മത്തിലുള്ള സ്ഥിതി തപസ്സിലുള്ള സ്ഥിതി, ദാനത്തിലുള്ള സ്ഥിതി, യജ്ഞദാന തപസ്സുകളെ കുറിച്ചാണല്ലോ ഇവിടെ പറയുന്നത്. അടുത്ത അധ്യായത്തിൽ അതിനെ കുറിച്ചാണ് പറയുന്നത്. അതെല്ലാം സത്, അവിടെയും സത് പ്രയോഗിക്കുന്നു. വിദ്വദ്ഭി കർമ്മ ചെയ്യുക തദർത്ഥീയം യജ്ഞദാന തപോർത്ഥീയം അഥവാ യസ് അഭിധാനത്രയം പ്രകൃതം തദർത്ഥീയം ഈശ്വരാർത്ഥീയം ഇത്യത്. കർമ്മ ചെയ്യുക തദർത്ഥീയം, തദർത്ഥമായിട്ടുള്ള കർമ്മം. തദർത്ഥം എന്ന് വെച്ചാൽ ഇവിടെ രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കുന്നു. യജ്ഞദാന തപസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ തദർത്ഥി എന്ന് വെച്ചാൽ ഈശ്വരാർത്ഥി, ഈശ്വരന് വേണ്ടിയുള്ള, ഈശ്വരാർത്ഥമായിട്ടുള്ള. യസ്യ അഭിധാനത്രയം പ്രകൃതം, ഓം തത് സത്, ഈ മൂന്ന് അഭിധാനങ്ങൾ ആരുടേതാണ്? ഈശ്വരൻ്റെതാണ്. നേരത്തെ പറഞ്ഞു, ഈശ്വരന് വേണ്ടി ഉപയോഗിക്കുന്ന ശബ്ദങ്ങളാണ്, ഈശ്വരനെ കുറിക്കുന്ന ശബ്ദങ്ങളാണ്. അഭിധാനത്രയം പ്രകൃതം തദർത്ഥിയും ഈശ്വരാർത്ഥിയും. അപ്പോൾ ഈശ്വരാർത്ഥമായിട്ടുള്ള കർമ്മം അതിനീ സത് എന്ന് പറയുന്നു. സത് ഇത്യേവ വിധീയതേ. ആ സത് ശബ്ദത്തിന്റെ പ്രാധാന്യം പറയുകയാണ്. തദ്ദേത് യജ്ഞദാന തപാദി കർമ്മ അസാത്വികം വിഗുണമഭി ശ്രദ്ധാപൂർവകം ബ്രഹ്മണോ അഭിധാനത്രയ പ്രയോഗേണ സഗുണം സാത്വികം സമ്പാദിതം ഭവതി. ഇവിടെ ആദ്യം അർജുനൻ ചോദിച്ച ശ്രദ്ധയെക്കുറിച്ചാണ്. അതിനാണ് ഇതിന് ശ്രദ്ധാത്രയം എന്ന് പേര് വന്നത്. വിധിഹീനമായി എന്നാൽ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമുണ്ട്. വിധിഹീനമായി കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും കർമ്മങ്ങൾക്ക് വൈഗുണ്യം വരാം, എന്നുവെച്ചാൽ ന്യൂനതകൾ സംഭവിക്കാം. പക്ഷെ ശ്രദ്ധയുണ്ട്, കർമ്മങ്ങൾ ഫലം കൊടുത്തേ മതിയാകും. ആ വിധി എന്തുകൊണ്ടാണ് അവിടെ പറഞ്ഞു? മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടു ചെയ്യുക, അങ്ങനെ ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ അവർ കാണുന്നതിനും മനസ്സിലാക്കുന്നതിനുമൊക്കെ പോരായ്മ വരാം. സ്വയം അറിഞ്ഞ് പഠിച്ചറിഞ്ഞ് ചെയ്യുന്നതല്ല, കണ്ടു ചെയ്യുന്നത്, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. മറ്റുള്ളവരെ അനുകരിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും മറ്റുള്ളവരെ അനുകരിക്കുന്നതിന് എന്താണ്? സ്വയം ശേഷി കുറവുകൊണ്ടാണ്, മനസ്സിലാക്കുന്നതിനുള്ള ശേഷി കുറവുകൊണ്ടാണ് അനുകരിക്കുന്നത്. അപ്പോൾ അനുകരണത്തിൽ ചിലപ്പോൾ ഭ്രമം സംഭവിക്കാം, ശ്രദ്ധയുണ്ടെങ്കിലും കർമ്മത്തിൽ പോരായ്മകൾ വരാം. അങ്ങനെ വരുന്നിടത്ത് ഈ യജ്ഞദാന തപസ് അവിടെ എന്തോരും അസാത്വികം വിഗുണമഭി, അത് ചിലപ്പോൾ സാത്വികമല്ലാതിരിക്കാം. എങ്ങനെയാണ്? രാജസ താമസ പ്രകൃതി ഉള്ളവരും ശ്രദ്ധയുള്ളതുകൊണ്ട് അവർ കർമ്മം അനുഷ്ഠിക്കുന്നു. ആ കർമ്മം സാത്വികമായിരിക്കണമെന്നില്ല, കർമ്മം പൂർണ്ണമായിരിക്കണമെന്നില്ല, അതിൽ ന്യൂനതകൾ വരും. എന്നാൽ ശ്രദ്ധാപൂർവകം അവർ ആ കർമ്മം ശ്രദ്ധയോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിൽ, കർമ്മത്തിലും ഫലത്തിലുമുള്ള വിശ്വാസത്തോടുകൂടി ചെയ്യുകയാണെങ്കിൽ, ബ്രഹ്മണോ അഭിധാനത്രയ പ്രയോഗേണ, ബ്രഹ്മത്തിന്റെ അഭിധാനത്രയം എന്നിട്ട് ഓം തത് സത്, ഇത് മൂന്നും ഈ അഭിധാനത്രയത്തിന്റെ പ്രയോഗം കൊണ്ട് സഗുണം സാത്വികം സമ്പാദിതം ഭവതി, അത് സഗുണവും സാത്വികവും ആയിത്തീരുന്നു. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ ന്യൂനതകൾ സംഭവിച്ചാലും ആ ന്യൂനതകളെ പരിഹരിച്ച് ആ കർമ്മത്തെ പൂർണ്ണമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഓം തത് സത് എന്ന് പറയുന്ന ഈ മൂന്ന് ശബ്ദങ്ങളും നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് കർമ്മം അനുഷ്ഠിക്കുമ്പോഴും ഈ മൂന്ന് ശബ്ദങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ കർമ്മത്തിലുള്ള പോരായ്മകളെ ഇതുകൊണ്ട് പരിഹരിക്കാം. അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ ഈ ശ്രദ്ധയെക്കുറിച്ച് പറയുന്നിടത്ത് ഈ മൂന്ന് ശബ്ദങ്ങളെ കുറിച്ച് പ്രത്യേകം ചർച്ച ചെയ്യുന്നതെന്നാണ് ഭാഷ്യകാരന്റെ അഭിപ്രായം. അതുതന്നെയാണ് എല്ലാ വ്യാഖ്യാതാക്കളും ഇതങ്ങനെ തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ എന്തിനു ഈ ഓം തത് സത് എന്ന് പറയുന്ന ഈ മൂന്ന് ശബ്ദങ്ങളെ ശ്രദ്ധയെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് പ്രത്യേകിച്ചെടുത്തു പറഞ്ഞു, അതിന് സമാധാനം ഇതാണ് പറയുന്നത്. അപ്പോൾ അത് ഈശ്വരനെ സ്മരിക്കുന്നതുകൊണ്ട് ഈ മൂന്ന് ശബ്ദങ്ങളിലൂടെയും ഇവിടെ പറയുന്നത് ഈശ്വരന്റെ അഭിധാനമാണ്. അതിലൂടെ ആ കർമ്മത്തെ അനുഷ്ഠിക്കുന്നവന് ഈശ്വരനെ സ്മരിക്കാൻ കഴിയുന്നു. ഈ ശബ്ദങ്ങളിലൂടെ ഈശ്വരനെ സ്മരിക്കുന്നതുകൊണ്ട് ആ കർമ്മങ്ങളുടെ ദോഷങ്ങളെല്ലാം ഇതുകൊണ്ട് പരിഹരിക്കാം. അതുകൊണ്ട് ഒരാൾക്ക് ശ്രദ്ധയുണ്ടെങ്കിൽ ആ കർമ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തെക്കാൾ മുഖ്യം അതാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. കർമ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനങ്ങൾ, യജ്ഞദാനാദികളെ കുറിച്ചുള്ള അയാളുടെ അറിവിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നാലും അയാൾ ശ്രദ്ധാവാനാണെങ്കിൽ ഈശ്വരസ്മരണയോടുകൂടി അതനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ പോരായ്മ എല്ലാം പരിഹരിക്കും. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് ഇത്തരം കർമ്മങ്ങൾ ശരിയായ പണ്ഡിതന്മാർക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നില്ല. പണ്ഡിതന്മാർ ചെയ്യുമ്പോൾ അത് പോരായ്മ കൂടാതെ തന്നെ ചെയ്യണം. യാജ്ഞികന്മാർ യജ്ഞാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അവരതിൽ പോരായ്മകളൊന്നും വരാതെ ചെയ്യണം. പക്ഷെ അങ്ങനെ അല്ലാത്തവർ ചെയ്യുമ്പോൾ ശ്രദ്ധയുണ്ടെങ്കിൽ ഈശ്വരസ്മരണയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ വരുന്ന ദോഷങ്ങളെല്ലാം ആ ഈശ്വരസ്മരണ കൊണ്ട് പരിഹരിക്കും എന്നൊരാശയമാണ് ഇവിടെ പറയുന്നത്. യജ്ഞേ തപസ്സി ദാരേ ച സ്ഥിതി സതിരി ചോച്യതേ കർമ്മ ചൈവ തദർത്ഥീയം സതിത്യേവ വിധീയതേ. അശ്രദ്ധയാ ഹുദം ദത്തം തപസ്തപ്തം കൃതം ചയത് അസദിക്യുച്യതേ പാർഥ നച തത്പ്രേത്യനോഹ. ഈ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകമാണ് തത്ര ച സർവത്ര ശ്രദ്ധാപ്രധാനതയാ സർവം സമ്പാദ്യതേ യസ്മാ. ഇവിടെ പ്രാധാന്യം ശ്രദ്ധയ്ക്കാണ്. ഇവിടെ പല വിഷയങ്ങളെക്കുറിച്ച് യജ്ഞദാന തപസ്സുകളെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടുത്തെ ചോദ്യം ശ്രദ്ധയിൽ തുടങ്ങിയാണ്. അവസാനിക്കുന്നതും ആ ശ്രദ്ധയെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടാണ്. എന്താണോ അശ്രദ്ധയാ, അശ്രദ്ധയോടുകൂടി ഒന്നും പാടില്ല. തത്രജ സർവത്ര ശ്രദ്ധാപ്രധാനതയാ സർവം സമ്പാദ്യതയും. ശ്രദ്ധാപ്രധാനമായിട്ടാണ്, ശ്രദ്ധയ്ക്ക് പ്രാധാന്യം വന്നു കഴിഞ്ഞാൽ സർവവും സിദ്ധിക്കുന്നു. എന്തുകൊണ്ട് അത് പറയുന്നു? ശ്രദ്ധ എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ പറയുന്ന മുഖ്യമായ അർത്ഥത്തെ എടുക്കരുത്. മലയാളത്തിൽ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഏകാഗ്രത എന്നാണ്. ശ്രദ്ധയ്ക്ക് അങ്ങനെ ഒരർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ ശ്രദ്ധ എന്ന് പറയുന്നത് അതല്ല, ഏകാഗ്രത എന്നുള്ളതല്ല. ഭാഷകാരം വ്യാഖ്യാനിച്ചാണ് ആസ്തിക്യ ബുദ്ധി. ഏകാഗ്രത വേണ്ടെന്നുള്ളതല്ല, മുഖ്യമായ ശ്രദ്ധയ്ക്ക് ആസ്തിക്യ ബുദ്ധി എന്നാണ്. ആസ്തിക്യ ബുദ്ധി എന്ന് പറയുമ്പോൾ യജ്ഞദാന തപസ്സുകൾ ഇത്തരം കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന്, കാരണം പ്രത്യക്ഷമായ ഫലം ഉണ്ടാകുന്ന കർമ്മങ്ങൾ, കൃഷി, ഗോരക്ഷ, വാണിജ്യം തുടങ്ങിയ കർമ്മങ്ങൾ, ഗീതയിൽ തന്നെ പറയും. ആ കർമ്മങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ശ്രദ്ധയുടെ ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? കാരണം ഫലം പ്രത്യക്ഷമാണ്. ഫലം പ്രത്യക്ഷമായിരിക്കുന്ന കർമ്മങ്ങളിൽ ശ്രദ്ധയുടെ ആവശ്യമില്ല. ശ്രദ്ധയെന്ന് പറഞ്ഞാൽ ഏകാഗ്രത എന്നല്ല, കൃഷി, ഗോരക്ഷ, വാണിജ്യാദി കർമ്മങ്ങളിൽ ഏകാഗ്രത ആവശ്യമാണ് ആ കർമ്മം ചെയ്യണമെങ്കിൽ. പക്ഷെ ഇവിടെ പറയുന്ന ആസ്തിക്യ ബുദ്ധി അത് ആവശ്യമില്ല. ആവശ്യമില്ലെങ്കിൽ അത് ചെയ്യാം, ഏകാഗ്രത മാത്രം മതി. ഏകാഗ്രതയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ അതിന് ഫലം ഉണ്ടാകും. പിന്നെ ഈ പ്രതിബന്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഫലം ഉണ്ടാകാതിരിക്കാം. പക്ഷെ അവിടെ ഏകാഗ്രതയ്ക്കാണ് മുഖ്യം. അതായത് ശ്രദ്ധയുടെ ഏകാഗ്രത എന്നുള്ള അർത്ഥത്തിനാണ്. ഇവിടെ പറയുന്ന യജ്ഞദാന തപസ്സുകൾ അങ്ങനെയല്ല. അവിടെ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ്തിക്യ ബുദ്ധിയാണ്. ഏകാഗ്രതയ്ക്കല്ല അവിടെ പ്രാധാന്യം. എന്തുകൊണ്ട്? അവിടെ ഫലം പ്രത്യക്ഷമല്ല. യജ്ഞം ചെയ്യുന്നു, നമുക്കതിൻ്റെ ഫലം പ്രത്യക്ഷമല്ല. കൃഷി ചെയ്താൽ അങ്ങനെയല്ല, അതിൻ്റെ ഫലം നമുക്ക് പ്രത്യക്ഷമാണ്. വാഴ നട്ട് കഴിഞ്ഞാൽ കൊലവെട്ട. പക്ഷെ യജ്ഞം ചെയ്യുന്നിടത്ത് അങ്ങനെയല്ല. ഹോമം നടത്തുന്നിടത്ത് നമ്മൾ പ്രത്യക്ഷമായ ഫലം, അല്ലെങ്കിൽ അതിന് നിർദ്ദേശിച്ചിരിക്കുന്ന ഫലം നമുക്ക് പ്രത്യക്ഷമല്ല. വിഘ്നനാശം, നമുക്ക് പ്രത്യക്ഷമാകുന്നില്ല. പുണ്യം അത് പ്രത്യക്ഷമായ കാര്യമില്ല, അതിന് അതീന്ദ്രിയങ്ങളാണ്. മുഖ്യമായ ഫലങ്ങളല്ല അതീന്ദ്രിയം, അതിന്റെ അവാന്തരമായ ഫലങ്ങൾ പ്രത്യക്ഷമാണ്. അത് വേറെ കാര്യം. തണുപ്പ് കാലത്ത് ഹോമം നടത്തി കഴിഞ്ഞാൽ തണുപ്പ് മാറും, അതിന് അവാന്തര ഫലമെന്ന് പറയും. ഇതുമൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ശാസ്ത്രത്തിൽ. അത് പ്രത്യക്ഷമാണ്, അതൊരു ഫലമല്ലേ? കർമ്മത്തിന്റെ ഫലം പ്രത്യക്ഷമല്ലേ എന്നൊന്നും ആരും തർക്കം ഉന്നയിച്ചു കളയും. അതല്ല, അതിന്റെ മുഖ്യഫലങ്ങളൊന്നും പ്രത്യക്ഷമല്ല, അതിന് അതീന്ദ്രിയ ഫലങ്ങളാണ്. അങ്ങനെ വരുന്നിടത്ത് ആസ്തിക്യ ബുദ്ധി ഉണ്ടെങ്കിലേ ആ കർമ്മം ഒരാൾക്ക് അനുഷ്ഠിക്കാൻ പറ്റും. കർമ്മം സത്താണ്, നേരത്തെ പറഞ്ഞല്ലോ സത്ശബ്ദം അതിനോട് യോജിക്കുന്നു. കർമ്മത്തിന്റെ ഫലവും സത്താണ്, ഇതിന് ഫലം പുണ്യം ഉണ്ടാകും, അല്ലെങ്കിൽ ഈശ്വരപ്രീതി ഉണ്ടാവും, അല്ലെങ്കിൽ അന്ധകരണ ശുദ്ധി ഉണ്ടാവും, മോക്ഷമുണ്ടാവും, വിജ്ഞാനം നശിക്കും. ഇത്തരം കാര്യങ്ങളെല്ലാം ആസ്തിക്ക് ബുദ്ധി ഉണ്ടാവണം, അത് സത്താണെന്നുള്ള ബുദ്ധി ഉണ്ടാവണം, അതാണ് ശ്രദ്ധ. അത്തരം സന്ദർഭങ്ങളിൽ ശ്രദ്ധ എന്ന് പറയുന്ന ശബ്ദത്തിന് നമ്മൾ പറയുന്ന ഏകാഗ്രത എന്ന് പറയുന്ന അർത്ഥത്തിന് രണ്ടാം സ്ഥാനമേ ഉള്ളൂ. അങ്ങനെ ശ്രദ്ധയോടുകൂടി കർമ്മം ചെയ്യുക. അതുകൊണ്ടാണ് അതുപോലെ തന്നെ ദാനം. ദാനത്തിനെന്താ പ്രത്യക്ഷ ഫലം? ഒന്നുമില്ല. കാരണം ദാനം തനിക്കുള്ളത് മറ്റൊരാൾക്ക് കൊടുക്കുകയാണ്, ഫലമായി പറയുന്ന പുണ്യമാണ്. ഇപ്പോൾ പ്രത്യക്ഷ പുണ്യം നമുക്ക് പ്രത്യക്ഷമല്ല, പുണ്യപാപങ്ങൾ പ്രത്യക്ഷമല്ല, പുണ്യപാപങ്ങളുടെ ഫലമാണ് നമുക്ക് പ്രത്യക്ഷം. പുണ്യഫലമായ സുഖവും പാപഫലമായ ദുഃഖവും നമുക്ക് പ്രത്യക്ഷമാണ്, പക്ഷെ പുണ്യപാപം പ്രത്യക്ഷമല്ല. തപസ് അതുപോലെ, തപസ്സും തപസ്സിന്റെ ഫലവും സംസ്കാരമാണ്. സംസ്കാരം നമുക്ക് പ്രത്യക്ഷമല്ല, സംസ്കാരത്തിന്റെ ഫലം പ്രത്യക്ഷമാണ്. ഒരാൾ തപസ് ചെയ്യുന്നു, കണിമാതി ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നു, അത് പ്രത്യക്ഷമാണ്. പക്ഷെ തപസ്സിന്റെ മുഖ്യഫലം സംസ്കാരം പ്രത്യക്ഷമാണ്. പിന്നെ ഫലത്തെക്കുറിച്ച്, ഫലം പ്രത്യക്ഷമല്ലാതിരിക്കുക, നമ്മളെങ്ങനെ ആ കർമ്മത്തിൽ പ്രവർത്തിക്കും? ശ്രദ്ധ ഒന്നുകൊണ്ട് മാത്രം. അതുകൊണ്ടാണ് ഇവിടെ എല്ലാം ശ്രദ്ധ ആവശ്യമെന്ന് പറഞ്ഞത്. നമ്മുടെ ശ്രദ്ധാപ്രധാനതയാ സർവം സമ്പാദ്യതയ, ശ്രദ്ധയാണ് മുഖ്യം, ശ്രദ്ധ അന്യതമായി. അതുകൊണ്ടെന്താണ്, അശ്രദ്ധയാ ഹുതം ഭവനം കൃതം. അശ്രദ്ധയാഹുതം, ശ്രദ്ധയില്ലാതെ ഹവനം കൃതം. യജ്ഞത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ ഹവനം എന്ന് പറയുന്നത്. അത് ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യുന്നു. ആസ്തിക്യ ബുദ്ധിയില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ, ആസ്തിക്യ ബുദ്ധിയില്ലാതെ ഒന്നും ചെയ്യത്തില്ല. ഇനി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരാൾ നിയോഗിച്ചു, അതിന്റെ പേരിൽ ഒരാൾ ചെയ്യുകയാണ്, താല്പര്യമുണ്ടായിട്ടില്ല, അതുകൊണ്ട് പ്രയോജനമുണ്ട്. ദത്തം ച ദാനം അതുപോലെ തന്നെ, ദാനം ദാനം ച ദത്തം ച ഇങ്ങനെ ബ്രാഹ്മണേഭ്യ അശ്രദ്ധയാ ഹുദം ദത്തം. ശ്ലോകത്തിൽ അത്രയുള്ളൂ ദത്തം, പക്ഷെ ഭാഷ്യകാരൻ അവിടെ എഴുതിയപ്പോൾ പ്രത്യേകം പറഞ്ഞു. എന്താണ് ബ്രാഹ്മണേഭ്യ? എന്തുകൊണ്ടങ്ങനെ എഴുതി എന്നാണ് ഇവിടുത്തെ ചോദ്യം. എന്തിനാ ഭാഷ്യകാരൻ ഇങ്ങനെ? ഇന്നത്തെ ചോദ്യം അതാണ്. ഞാൻ സമാനം പറഞ്ഞിട്ടുള്ളതാണ് പലതവണ, പക്ഷെ ചോദിച്ചാൽ വീണ്ടും പറയാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ. ഭഗവത്ഗീതാ ഭാഷ്യത്തിൽ ആചാര്യസ്വാമികൾ ജന്മം കൊണ്ടുള്ള ബ്രാഹ്മണത്വത്തെ പിന്താങ്ങിക്കൊണ്ടായിരുന്നു വിശദീകരിച്ചത്. എന്നെ നോവിക്കാതെ ചോദിച്ചിരിക്കുകയാണ്. എന്നാൽ വ്യാസഭഗവാൻ അങ്ങനെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ജന്മം കൊണ്ടുള്ള ബ്രാഹ്മണത്വത്തെ എന്തു കാരണത്താലായിരിക്കാൻ ജഗദ്ഗുരുവായ ശങ്കരാചാര്യർ അനുകൂലിച്ചത്? ശങ്കരാചാര്യര് ഗുരുവാണ്, ആരും ക്ഷോഭിക്കരുത്. അക്കാര്യത്തിൽ എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ജഗദ്ഗുരുവാണെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ഗുരുവാണ്, ജഗദ്ഗുരു അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറയാൻ കാരണം, ഇതൊക്കെ എഴുതി ചോദിക്കുന്നുണ്ടാണ് ഞാൻ പറയുന്നത്, മനഃപൂർവ്വം പറഞ്ഞെന്ന് പറയരുത്. അമ്മയെ ജഗദ്ഗുരു എന്ന് ഞാൻ അംഗീകരിക്കും, വിവേകാനന്ദ സ്വാമിയെ ജഗദ്ഗുരു എന്ന് അംഗീകരിക്കും, അതുപോലെയുള്ളവരെയൊക്കെ ഞാൻ ജഗദ്ഗുരു എന്ന് അംഗീകരിക്കും. പക്ഷെ ശങ്കരാചാര്യ ജഗദ്ഗുരുവായിട്ട് അംഗീകരിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശങ്കരാചാര്യർ ഭാരതത്തിന് പുറത്ത് പോയിട്ടില്ല. ഭാരതത്തിന് പുറത്ത് പോകാത്ത ഒരാളിങ്ങനെയാണ് ജഗദ്ഗുരുവാകുന്നത്. ജഗദ്ഗുരു എന്ന് വെച്ചാൽ ലോകത്തെല്ലായിടത്ത് സഞ്ചരിച്ച്, ജഗത്തെന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്മുടെ ലോകം എല്ലായിടത്തും സഞ്ചരിച്ച് ആൾക്കാർക്ക് ഉപദേശം കൊടുക്കുന്ന ആളാണ് ജഗദ്ഗുരു. ഭാരതത്തിൽ മാത്രം സഞ്ചരിച്ച് ശങ്കരാചാര്യ എങ്ങനെ ജഗദ്ഗുരു എന്ന് പറയുന്നു? അങ്ങനെയാണെങ്കിൽ എന്നെയും ജഗദ്ഗുരു എന്ന് പറയുന്നു. അത് പറയാൻ പറ്റത്തില്ല. ശങ്കരാചാര്യൻ എന്താ ഭാരതത്തില് നാല് മൂലയ്ക്ക് നാല് മഠം സ്ഥാപിച്ചു, ഭാരതത്തിന് മുഴുവൻ പ്രവർത്തിച്ചു. ശങ്കരാചാര്യ സ്ഥാപിച്ച മഠങ്ങൾ വെച്ച് തന്നെ എന്താണോ നമുക്ക് മനസ്സിലാകാം, ഭാരതത്തിലായിരുന്നു പ്രവർത്തനം. ഭാരതത്തിൽ മാത്രം പ്രവർത്തിച്ച ഒരാളാണ് ഏതടിസ്ഥാനത്തിലാണ് ജഗദ്ഗുരു എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ പേര് അദ്ദേഹം ഗുരുവാണ്. പിന്നെ വേറെ തരത്തിൽ പറയാൻ എന്താണോ, ശങ്കരാചാര്യരുടെ ആശയങ്ങൾ ലോകം മുഴുവൻ പ്രചരിച്ചു, അത് ശരി. പക്ഷേ ഈ ജഗദ്ഗുരു എന്ന് പറയുന്ന ശബ്ദം ഉപയോഗിച്ചിരുന്ന അർത്ഥത്തിലല്ല ഉപയോഗിച്ചിരുന്നത്. ഭാരതത്തിലെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ച് ഈ ധർമ്മത്തെ പ്രചരിപ്പിച്ചു, അദ്വൈത സിദ്ധാന്തത്തെ പ്രചരിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് ഈ ജഗദ്ഗുരു എന്ന് പറയുന്ന ശബ്ദം അന്ന് പ്രയോഗിച്ചിരുന്നത്. പക്ഷേ അന്നത്തെ കാഴ്ചപ്പാട് ഈ ലോകം എന്ന് പറയുന്ന ജഗത്തെന്ന് പറയുന്ന ഭാരതമായിരുന്നു. അതിനപ്പുറം വലിയ ജഗത്തൊന്നും ഉണ്ടായിരുന്നില്ല. യൂറോപ്പും അമേരിക്കയൊന്നും അന്ന് ഈ ജഗത്തിൽ പെട്ടിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയേ ഉള്ളൂ ജഗത്തെന്ന് വിചാരിച്ചവരാണ് ഈ ജഗദ്ഗുരു എന്നുള്ള ഈ പ്രയോഗം നടത്തിയത്. ആരും ദേഷ്യപ്പെടരുത്, കരയും ചെയ്യരുത്. അതുകൊണ്ട് ഈ പേരിന് ഭാരതത്തിന് വെളിയിൽ ലോകത്തെല്ലായിടത്തും പോയി ഉപദേശം കൊടുക്കാത്ത ആരും ഈ പേരിന് അർഹരല്ല എന്നാണ് എന്റെ അഭിപ്രായം. അതുമാത്രമല്ല, ഈ ശങ്കരാചാര്യരുടെ പരമ്പരയിൽ ശങ്കരാചാര്യന്മാരെല്ലാം ഈ അടുത്ത കാലം വരെ അല്ല, പ്രധാന ശങ്കരാചാര്യന്മാരെല്ലാം വിശ്വസിക്കുന്ന കടൽ കടന്ന് യാത്ര ചെയ്യാൻ പാടില്ലെന്ന് ഭ്രഷ്ടാണ്. കടൽ കടന്ന് യാത്ര ചെയ്തു കഴിഞ്ഞാൽ അവരെ സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ടാകും. പിന്നെ ശങ്കരാചാര്യരുടെ കസേരയിൽ ഇരിക്കാൻ നോക്കത്തില്ല. വിവേകാനന്ദ സ്വാമി കടൽ കടന്ന് പുറത്തു പോയതിനാണ് സ്വാമി വിമർശിച്ചത്. കാരണം സമുദ്രലംഘനം എന്നൊക്കെ ഉരിയാകും എന്നിവിടെ ആരോ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും സമുദ്രലംഘനം പാടില്ല. അപ്പൊ സമുദ്രലംഘനം ചെയ്യുന്നവൻ സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ടനാകുമെന്നാണ് വിശ്വാസം. അപ്പോ സമുദ്രലംഘനം ചെയ്യാത്ത ഒരാളിന് എങ്ങനെയാ ജഗദ്ഗുരുവാകാൻ പറ്റുന്നു? ഒരിക്കലും പറ്റത്തില്ല. അതൊരു വിശ്വാസമാണ്, അങ്ങനെ ചെയ്യാൻ പാടുന്നത്. വിവേകാനന്ദ സ്വാമി അതിന്റെ പേരിൽ വിമർശിച്ചവരാണ് ഈ ശങ്കരാചാര്യ പരമ്പരയിൽപ്പെട്ട ആൾക്കാർ. ഇന്നും അങ്ങനെ ഇന്നിപ്പോ പോകുന്നുണ്ട്. ശങ്കരാചാര്യന്മാര് പ്രധാനപ്പെട്ടവർ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിവില്ല. ഈ അടുത്ത കാലത്തൊന്നും പോയിട്ടില്ല. പക്ഷെ പോയാൽ എന്തെന്നുള്ള ആശയമൊക്കെ ഉണ്ട്, പലരുടെയും മനസ്സിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ധർമ്മപ്രചാരണത്തിൽ അവർ വിശ്വസിക്കുന്നില്ല. ശങ്കരാചാര്യന്റെ പരമ്പരയിൽപ്പെട്ടവർ ഒന്നും വിശ്വസിക്കുന്നില്ല. അപ്പോൾ ജഗദ്ഗുരു എന്ന് പറയാൻ പറ്റത്തില്ല. ആശയം ലോകത്ത് മുഴുവൻ പ്രചരിച്ചതുകൊണ്ട് നമുക്ക് പറയാം. അല്ലാതെ ഇത് ഉപയോഗിച്ച അർത്ഥത്തിൽ പ്രയോഗിക്കാൻ ഒക്കത്തില്ല. എല്ലാ ജഗത്തിലും പോയി ഈ ആശയത്തെ പ്രചരിപ്പിച്ചു എന്നുള്ള അർത്ഥത്തിൽ പറയാൻ പറ്റില്ല. അന്നത്തെ കാലഘട്ടത്തിലും മറ്റു ലോകങ്ങളെ കുറിച്ച് അറിവില്ല എന്നുള്ള അർത്ഥത്തിലല്ല, എന്നാലും കടൽ കിടക്കാൻ പാടില്ല. കരയിൽ കൂടെ പോവുക എന്ന് പറയുന്നതും ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടൊന്ന് പോയില്ല. അവിടെ ചോദിച്ചിരിക്കുന്നതാണ് ബ്രാഹ്മണത്വത്തെ എന്തു കാരണത്തിൽ ജന്മം കൊണ്ടുള്ള, ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം, ഈ ജന്മം കൊണ്ടുള്ള ബ്രാഹ്മണത്വത്തെ ശങ്കരാചാര്യർ അംഗീകരിച്ച എന്തോ ഒരു തെറ്റാണ്, ഒരു അബദ്ധമാണെന്നുള്ള രീതിയിലാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കണം ജന്മം കൊണ്ടുള്ള ബ്രാഹ്മണത്വം ഒരു വാസ്തവമാണ്. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ജന്മം കൊണ്ടുള്ള ബ്രാഹ്മണത്വം എന്ന് പറയുന്നത് അസംബന്ധമാണെന്ന് ഞാനൊരിടത്തും പറഞ്ഞിട്ടില്ല. നമ്മുടെ പുരാണങ്ങളിലും ശാസ്ത്രങ്ങളിലും വേദങ്ങളിലും എല്ലാം ഈ ജന്മം കൊണ്ടുള്ള ഒരു ബ്രാഹ്മണത്വത്തെ പറയുന്നുണ്ട്, അതിനെ നിഷേധിക്കുന്നില്ല. ഈ കർമ്മം കൊണ്ട് മാത്രമേ ബ്രാഹ്മണത്വമുള്ളൂ എന്ന് നമ്മൾ എങ്ങനെയോ തെറ്റായി ധരിച്ചിരിക്കുന്നു, അത് ശരിയല്ല. ജന്മം കൊണ്ടും ബ്രാഹ്മണത്വമുണ്ട്, അതൊരു വാസ്തവമാണ്. ചരിത്ര സത്യമാണ്. എന്താണോ ഇവിടെ ബ്രാഹ്മണം എന്ന് പറയുന്ന ഒരു കുലമുണ്ടായിരുന്നു, അങ്ങനെ ഒരു സമൂഹം ഉണ്ടായിരുന്നു. ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രം എന്നെല്ലാം പറയുന്ന സമൂഹങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം യാഥാർത്ഥ്യമാണ്, അതിന് നമുക്ക് നിഷേധിക്കാൻ ഒക്കത്തില്ല. അത് ഞാൻ എത്രയോ തവണ പറഞ്ഞിരുന്നു. ദ്രോണാചാര്യരെ, അദ്ദേഹം എന്താണ്, ജന്മം കൊണ്ട് ബ്രാഹ്മണനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം യുദ്ധം ചെയ്തിട്ടും അദ്ദേഹത്തിന് ക്ഷത്രിയ കർമ്മം ചെയ്തിട്ടും അദ്ദേഹത്തെ ബ്രാഹ്മണൻ എന്ന് വിളിച്ചത്. വിദുരൻ ദാസീപുത്രനായിരുന്നു, ജന്മം കൊണ്ട് ശൂദ്രനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ജ്ഞാനിയായിരുന്നിട്ടും അദ്ദേഹത്തെ ശൂദ്രൻ എന്ന് വിളിച്ചത്. അപ്പൊ ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇത് ശങ്കരാചാര്യം ഉണ്ടാക്കിയൊന്നുമല്ല. നമ്മുടെ സ്മൃതികളിലും ഇതിലെല്ലാം ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ധരിച്ചുകളയരുത്. ഗുണകർമ്മം കൊണ്ട് മാത്രമേ ബ്രാഹ്മണത്തുള്ളൂ എന്ന് ധരിച്ചുകളയരുത്. ജന്മം കൊണ്ടും ഉണ്ട്. ഭാഷ്യകാരൻ തന്നെ പറയുന്നത് എന്താണോ, ദീർഘകാലമായി അത് അനുഷ്ഠിച്ച് കാമം കൊണ്ട് അത് നശിച്ചു. ആ ബ്രാഹ്മണത്വം ആ കുലങ്ങളിൽ നിന്നെല്ലാം പോയി, നഷ്ടപ്പെട്ടു പോയി. അതിനെ വീണ്ടും സംരക്ഷിക്കണം. കാരണം ജന്മം കൊണ്ട് തന്നെ സംഭവിച്ച ആ ബ്രാഹ്മണത്വം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ബ്രാഹ്മണത്വം എങ്ങനെ നിലനിൽക്കും? പിന്നെ കർമ്മം കൊണ്ട് ഗുണം കൊണ്ട് നിലനിൽക്കണം. അപ്പോ മറ്റൊരു കാഴ്ചപ്പാടുകൂടെ വന്നു. എന്താണ് ഈ ബ്രാഹ്മണത്വം എന്ന് പറയുന്നത്? ജന്മം കൊണ്ട് മാത്രമല്ല, ഗുണകർമ്മങ്ങളെ കൊണ്ടുമാണ്. അപ്പോ മഹാഭാരതം നമ്മൾ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഈ രണ്ട് കാഴ്ചപ്പാടാണ്. ഒരു ഭാഗത്ത് ജന്മം കൊണ്ടുള്ള ബ്രാഹ്മണത്വം, മറുഭാഗത്ത് ഗുണകർമ്മങ്ങളെ കൊണ്ടുള്ള ബ്രാഹ്മണത്വം. അപ്പൊ ഇതിനെ രണ്ടിനെയും അംഗീകരിച്ചുകൊണ്ടാണ് പോകുന്നത്. അല്ല, ജന്മം കൊണ്ട് ബ്രാഹ്മണത്വം ഇല്ല എന്നല്ല പറയുന്നത്, അങ്ങനെ പറയുന്നില്ല. നമ്മുടെ ശാസ്ത്രങ്ങളും ഒട്ടും മുക്കാലും എന്താണ് ഈ ബ്രാഹ്മണത്വത്തിന്റെ സംഭാവനയാണ്. അതല്ലാന്ന് പറയാൻ പറ്റത്തില്ല. യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിച്ചേ പറ്റും. നമ്മുടെ ശാസ്ത്രങ്ങളും എല്ലാം അല്പം ചില ഭാഗങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തുറന്ന് സമ്മതിക്കേണ്ട കാര്യമാണ്. ഈ ബ്രാഹ്മണ സമൂഹത്തിന്റെ സംഭാവനയാണ്. അതിനെ അന്ധമായി നിഷേധിക്കുന്നതിന് അർത്ഥമൊന്നുമില്ല. പക്ഷെ അതിന് നാശം സംഭവിച്ചു. ആചാരം കൊണ്ടും അറിവ് കൊണ്ടും എല്ലാം നശിച്ചുപോയി. എന്നിട്ട് പതനം സംഭവിച്ചു. അത് കാലം ഏതിന് സംഭവിക്കുന്ന, കാലം കൊണ്ട് വരുന്ന കെടുതി അതിന് സംഭവിച്ചതാണ്. അല്ല, ജന്മം കൊണ്ട് ബ്രാഹ്മണത്വം നിന്ന് ശങ്കരാചാര്യർ ഉണ്ടാക്കിയതെന്നുമില്ല. പക്ഷേ അതില് പ്രത്യേകിച്ച് കാണുന്ന എന്താണ്, അന്നത്തെ തന്നെ ഉള്ള ഒരു കാഴ്ചപ്പാട്, ഈ ബ്രാഹ്മണത്വം ജന്മം കൊണ്ട് മാത്രമല്ല, കർമ്മം കൊണ്ടുകൂടി വരാം, ഗുണങ്ങൾ കൊണ്ടുകൂടി വരാം എന്നൊരു കാഴ്ചപ്പാട് കൂടി അതിനോടൊപ്പം വന്നു. അപ്പൊ അതിനെ കൂടി അംഗീകരിക്കണം. അതിനെ അംഗീകരിക്കാൻ ഒരു വിഭാഗം തയ്യാറായില്ല. മറിച്ച് അവർ ഉറപ്പിച്ചു. എന്താണ് അത്? ഈ ബ്രാഹ്മണത്വത്തിൽ വന്ന പൗരോഹിത്യം, പൗരോഹിത്യത്തിന്റെ ശക്തി കൊണ്ട് ഉറപ്പിച്ചു. എന്താണ്, ഗുണകർമ്മങ്ങൾ കൊണ്ട് ബ്രാഹ്മണത്വത്തെ നിർണയിക്കാൻ പറ്റത്തില്ല എന്നൊരു വാദം വന്നു. ജന്മം കൊണ്ട് തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധം പിടിച്ചു. അവിടെയാണ് വിവാദം ഉണ്ടായത്. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. എന്താണ്, ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ബ്രാഹ്മണത്വത്തെ നിർണയിക്കണം. കാരണം ജന്മം കൊണ്ടത് നിർണയിക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ ബ്രാഹ്മണത്വം എന്ന് പറയുന്ന ആ ധർമ്മം അത് നശിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അത് ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് അത് നിർണയിക്കണം എന്ന് പറഞ്ഞത്. അതാണ് അതിന് പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് നിർണയിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഗുണകർമ്മങ്ങളെ കൂടി പരിഗണിക്കണം എന്ന് പറയുമ്പോൾ ശങ്കരാചാര്യർ അതിനോട് യോജിക്കുന്നില്ല. അതെവിടെ യോജിക്കുന്നില്ല? അപശൂദ്രാധികരണം പോലെയുള്ള ഭാഗങ്ങളിൽ ശങ്കരാചാര്യർ പറയുന്നു അത് സാധ്യമല്ല. ജന്മം കൊണ്ടുള്ള ബ്രാഹ്മണത്തെ സ്വീകരിക്കാൻ പറ്റും. അവിടെയാണ് ശങ്കരാചാര്യർ ജന്മം കൊണ്ടുള്ള ബ്രാഹ്മണത്വത്തെ അംഗീകരിച്ചു. ജന്മം കൊണ്ടുള്ള ബ്രാഹ്മണത്വത്തെ അംഗീകരിച്ചു എന്ന് വിചാരിച്ച ഒരാളെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള ബ്രാഹ്മണത്വത്തെ അംഗീകരിക്കാതെ വരുന്നിടത്താണ് പിശക്. അതാണ് കാലോചിതമല്ല എന്ന് പറയുന്നത്. ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള ബ്രാഹ്മണത്വത്തെ ഭഗവാൻ ഇവിടെ പറഞ്ഞിട്ടും അത് അംഗീകരിക്കുന്നില്ല. അതെന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? മുമ്പ് പറഞ്ഞതാണ്, എങ്കിലും ചോദ്യം ചോദിച്ചുകൊണ്ട് പറയാം. വിദ്യരുടെ ഉദാഹരണം പറയുന്നു. വിദ്യരർ ജ്ഞാനിയാണ്. ജ്ഞാനി എന്നുള്ള നിലയ്ക്ക് അംഗീകരിക്കുന്നു, ശങ്കരാചാര്യരും അംഗീകരിക്കുന്നു. പക്ഷെ ജ്ഞാനിയാണെങ്കിലും വിദുരർ ബ്രാഹ്മണനല്ല എന്നാണ് ശങ്കരാചാര്യരുടെ നിലപാട്. വിദുരർ ജ്ഞാനിയാണ്, പക്ഷെ ബ്രാഹ്മണനല്ല എന്നോ. എന്നുവെച്ചാൽ ഉപനയനം ചെയ്ത് വേദാധ്യയനത്തിലൂടെ ബ്രഹ്മജ്ഞാനം നേടുന്നതിനുള്ള അവകാശം വിദുരർക്കില്ല, അല്ലെങ്കിൽ വിദുരർ പോലെയുള്ള അബ്രാഹ്മണർക്കില്ല. അതാണ് ശങ്കരാചാര്യരുടെ പിടിവാശി. അപ്പോൾ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള ബ്രാഹ്മണത്വത്തെ അംഗീകരിക്കുന്നില്ല. അതേസമയം വിദുരരുടെ ജ്ഞാനിയായിട്ട് അംഗീകരിക്കുന്നുണ്ട്. ഒരാൾ ജ്ഞാനിയാണെങ്കിൽ എന്തുകൊണ്ട് ബ്രാഹ്മണൻ അംഗീകരിച്ചുകൂടാ? കാരണം നമ്മൾ ധരിച്ചിരിക്കുന്നത് ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ്, നമ്മുടെ പക്ഷം അതാണ്. അപ്പോൾ ജ്ഞാനിയാകാം. ജ്ഞാനിയാണെങ്കിൽ എന്തുകൊണ്ട് അയാളെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞുകൂടാ? ശങ്കരാചാര്യർ പറയുന്നത് ബ്രഹ്മജ്ഞാനം ആർക്കും നേടാം, അത് പുരാണ ഇതിഹാസങ്ങളും മറ്റ് ശ്രവിച്ചോ അല്ലെങ്കിൽ പൂർവ്വകർമ്മത്തിലുള്ള സംസ്കാരം കൊണ്ടോ ഒരാൾക്ക് ഈ ജന്മത്തിൽ ഒരാൾക്ക് ബ്രഹ്മജ്ഞാനം നേടാം. അങ്ങനെ നേടിക്കഴിഞ്ഞാലും നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം, അയാളെ ബ്രാഹ്മണനായി അംഗീകരിക്കാൻ സാധ്യമല്ല എന്നാണ്. അപ്പോൾ ബ്രാഹ്മണത്വം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ അവകാശ സംരക്ഷണമാണ് എന്നാണ് ശങ്കരാചാര്യരുടെ വാദം. അതിന് സാർവത്രികമായി മറ്റുള്ളവരിൽ അത് പറ്റത്തില്ല. അവർ ബ്രഹ്മജ്ഞാനി ആയാൽ കൂടിയും അങ്ങനെ വരുമ്പോൾ അത് ബ്രഹ്മജ്ഞാനത്തിൽ മാത്രം നിൽക്കുന്ന പ്രശ്നമല്ല, അതിന്റെ വേരുകൾ അങ്ങ് പിറകിലോട്ട് പോകും. അപ്പോൾ ബ്രാഹ്മണന് വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ അധ്യയനം, അധ്യാപനം, യജനം, യാചനം, ദാനം, പ്രതിഗ്രഹം തുടങ്ങിയ ഈ കർമ്മങ്ങൾക്ക് ബ്രാഹ്മണ കുലത്തിൽ പറഞ്ഞവന് മാത്രമേ അവകാശമുള്ളൂ, മറ്റുള്ളവർക്ക് അവകാശമില്ല എന്ന് വരും. എന്ന് പറഞ്ഞാൽ വേദാധ്യയനം പോലെയുള്ള കാര്യങ്ങൾ ബ്രാഹ്മണ സമൂഹത്തിൽ പറഞ്ഞവന് മാത്രമേ ചെയ്യാവൂ. വിദുരർ ജ്ഞാനിയാണെങ്കിലും വിദുരർക്ക് ഗുരുവാകുന്നതിനുള്ള യോഗ്യതയില്ല. അതാണ് ശങ്കരാചാര്യരുടെ പക്ഷം. ഗുരുവായി ഉപദേശിക്കാൻ പാടില്ല. ഇതാണ് ശങ്കരാചാര്യരുടെ പക്ഷം. ജ്ഞാനി ആയിക്കോട്ടെ, ഗുരുവാകാൻ പാടില്ല. ഇത് ഒരു സാമൂഹ്യ നീതിക്ക് നിരക്കുന്നതല്ല ഇന്നത്തെ നമ്മുടെ ചിന്താഗതി അനുസരിച്ച്. ഇന്നീ പറയുന്ന ഞാൻ അന്ന് ശങ്കരാചാര്യരുടെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ശങ്കരാചാര്യരെ തന്നെ സപ്പോർട്ട് ചെയ്തേനെ. ഞാനും ശങ്കരാചാര്യർ പറയുന്നത് ശരിയെന്ന് പറഞ്ഞേനെ. അതാണ് കാലത്തിന്റെ വ്യത്യാസം. ഇന്നത്തെ കാലത്ത് ഇന്നത്തെ സാമൂഹ്യ നീതി അനുസരിച്ച് വേദാധ്യയനം ബ്രാഹ്മണ കുലത്തിൽ പിറന്നവനെ പാടുള്ളൂ, മറ്റുള്ളവന് പാടില്ല എന്ന് പറയുന്നത് ഇന്നത്തെ സാമൂഹ്യ നീതിക്ക് നിരക്കുന്ന കാര്യങ്ങളല്ല. അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ശങ്കരാചാര്യരോട് വിരോധം കൊണ്ട് ഞാൻ പറയുന്നൊന്നുമുണ്ട്, അങ്ങനെയൊരു വിരോധമൊന്നുമില്ല. ഇക്കാര്യത്തിൽ ശങ്കരാചാര്യരോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള ആചാര്യന്മാരെല്ലാം ഈ പക്ഷക്കാരുണ്ട്. മുഖ്യമായി വരുന്നത് വേദാധ്യയനത്തിന് അവിടെ മുതലാ തുടങ്ങുന്നത്. ഉപനയനം, വേദാധ്യയനം പോലെയുള്ള കാര്യങ്ങൾ ത്രൈവർണികർ അല്ലാത്തവർക്ക് ആകാമോ? അതാണ് പ്രശ്നം. ശങ്കരാചാര്യരുടെ സിദ്ധാന്തം അവിടെ ചെന്നാ നിൽക്കുന്നത്. ശങ്കരാചാര്യർ പറയുന്നത് അത് പാടില്ല. പ്രത്യേകം പറയുന്നു, വേദാധ്യയന പൂർവകമായ ആത്മജ്ഞാനത്തിന് വിദ്രാദികൾക്ക് അർഹതയില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ നിഷേധിക്കുന്നതിനെന്താ കാരണം? അതിനെന്താ യുക്തിയുള്ളത്? അതിന് ശാസ്ത്രം പിന്തുണയ്ക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അത് ശരിയല്ല എന്നുള്ളതാണ്. നമ്മൾ ഇന്നത്തെ നിലയിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. അപ്പൊ ഈ കാര്യത്തിലാണ് ശങ്കരാചാര്യർ എന്ന് വിമർശിക്കപ്പെടുന്നത്. ഞാനല്ല, വിവേകമുള്ള ആധുനികന്മാരായ ആചാര്യന്മാരെല്ലാം ശങ്കരാചാര്യരോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് കാര്യം. എന്നാൽ കാലം ഇത്രയൊക്കെ മാറി വളരെയധികം ആൾക്കാർ ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടും ശങ്കരാചാര്യരുടെ പരമ്പരയിൽ ഇന്നും അതിനെ വിശ്വസിക്കുന്നു. അവിടെയാണ് കുഴപ്പം. ശങ്കരാചാര്യന്റെ ആ സിദ്ധാന്തത്തിൽ യാതൊരു വ്യത്യാസവും വരുത്താൻ പാടില്ല എന്നാണ് ശങ്കര പരമ്പര ഇന്നും വിശ്വസിക്കുന്നത്. അവിടെയാണ് നമുക്കിത് പറയേണ്ട ആവശ്യം വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ ഏത് പക്ഷത്തെ നമ്മൾ സ്വീകരിക്കും? അമ്മയെ ഗുരുവായി അംഗീകരിക്കാത്ത ശങ്കരാചാര്യരുടെ സിദ്ധാന്തത്തെ അമ്മയുടെ ശിഷ്യന്മാർ പിന്തുടരണമെന്ന് വാശി പിടിച്ചാൽ ഞാനെന്ത് ചെയ്യും? അല്ലെങ്കിൽ അമ്മയെ ഗുരുവായി അംഗീകരിക്കാത്ത ശങ്കരാചാര്യന്മാരുടെ അനുയായികളാണ് അമ്മയുടെ ശിഷ്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ അതിനോട് യോജിക്കാൻ പറയും? എനിക്കെങ്ങനെ യോജിക്കാൻ പറ്റും? അത് തന്നെ വേണമെന്ന് ഇതിനകത്തിരുന്നു കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെങ്ങനെ അതിനോട് യോജിക്കും? നിങ്ങൾ ഏതെങ്കിലും ഒരു ശങ്കരാചാര്യരോട് നേരിട്ട് ചോദിച്ചു നോക്കുക. ഒരാത്മീയ ഗുരുവായിട്ട് ഇവരാരെങ്കിലും, ഞാൻ തുറന്നു പറയുകയാണ്, അമ്മയെ അംഗീകരിക്കുന്നുണ്ടോ ചോദിച്ചു നോക്കുക. അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതെല്ലാം പിൻവലിച്ചിരിക്കുന്നു, ഞാനും നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ചേരും. അല്ല, അംഗീകരിക്കുന്നു എന്ന് പറയത്തില്ല, ഇന്നുവരെ പറഞ്ഞിട്ടില്ല എന്റെ അറിവ്. ഒരാത്മീയ ഗുരു എന്നുള്ള സ്ഥാനം അമ്മയ്ക്കോ അല്ലെങ്കിൽ അമ്മയെപ്പോലെയുള്ളവർക്കോ അവർ കൊടുക്കുന്നില്ല. ശങ്കരാചാര്യ സിദ്ധാന്തത്തിലങ്ങും ഇല്ല അത്, ഭാഷ്യത്തിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇത് പറയുമ്പോൾ ഇവിടെ ഇരുന്ന് ബാലരമയും ബാലഭൂമിയും വായിക്കുകയും പുട്ടുവസനും പിന്നെ ആരൊക്കെയാണ് ഇവരെയൊക്കെ കഥ വായിച്ചുകൊണ്ടിരിക്കുകയും ഞാൻ പറയുന്നത് ശരിയല്ലെന്ന് പറയുകയും ചെയ്ത് കഴിഞ്ഞാൽ എനിക്കെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഇവിടെ വായിക്കുന്നതല്ല, ഡാഗിനിയും കുട്ടുവസനും മായാവിയും ഒക്കെയാണ് ഇവിടെ വായിക്കുന്നത്. ഇവിടെ ആരെങ്കിലും ശങ്കരാചാര്യ ഭാഷ്യം വായിക്കുന്നുണ്ടോ? എന്നിട്ട് ഞാനിവിടെ ഇരുന്ന് പറയുന്നു സ്വാമി പറഞ്ഞതൊക്കെ സ്വപ്നകൽപ്പിതമാണ്. ഇവരുടെ സത്യം എന്താണ്? ഡാഗിനിയും കുട്ടുവസനുമാണ് ഇവരുടെ യാഥാർത്ഥ്യം. ഇതൊന്നുമല്ല, ഇതിനോട് ഞാൻ യോജിക്കണമെന്നാ പറയുന്നു, അല്ലെങ്കിൽ പണി നിർത്തി പോകാനാ പറയുന്നു. അത് ശരിയല്ല. ആദ്യം ഇതൊക്കെ വായിച്ചു നോക്കി, ആദ്യം ഈ ഭാഷ്യം വായിക്കും, അതുമാത്രം വായിച്ചാൽ മതി. ഒന്നുമില്ലെങ്കിൽ അപശൂദ്രാധികരണമെങ്കിലും വായിക്കും. ശരി, ശങ്കരാചാര്യൻ അന്ന് അങ്ങനെ പറഞ്ഞു, പോട്ടെ. അത് കാലമൊക്കെ ഒരുപാട് മാറി. ശങ്കരാചാര്യർക്ക് ശേഷം ഭാരതം തന്നെ ഒരുപാട് പേര് ഭരിച്ചു. മുസ്ലിങ്ങൾ ഭരിച്ചു, ക്രിസ്ത്യാനികൾ ഭരിച്ചു. അതിൻ്റെയൊക്കെ ഒരുപാട് ദുരിതങ്ങൾ ഇവിടെ ഉണ്ടായി. സ്വാതന്ത്ര്യം കിട്ടി. ഇന്നത്തെ കാലഘട്ടത്തിലും മനുഷ്യൻ ഇംഗ്ലീഷ് പഠിച്ചു, ഇത്രയും ഗുണങ്ങളൊക്കെ ഉണ്ടായിട്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്നും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ മഹാത്മാക്കളെ അംഗീകരിക്കാൻ തയ്യാറല്ല. അതുമാത്രമല്ല, അത് നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയിട്ട് വളരെ ആസൂത്രിതമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ബുദ്ധിപരമായിട്ട് അത് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഇവിടെ പറയാം. ഇതൊന്നും ഒരിക്കലും ഇവിടെ പറയുന്നത് അധികമാകത്തില്ല. നമ്മുടെ കേരളത്തിൽ തന്നെ നടക്കുന്ന ഒരു പരിപാടിയാണ് കടവല്ലൂർ അന്യോന്യം. നിങ്ങളൊരു പക്ഷെ കേട്ടിരിക്കും, മലയാളികളല്ലാത്തവർക്കറിയത്തില്ല. അതായത് വേദം പഠിക്കുന്നവരുടെ ഒരു വേദ പരീക്ഷയെന്ന് വേണമെങ്കിൽ പറയാം. അതിൽ വേദം ചൊല്ലി അതിന്റെ യോഗ്യത അനുസരിച്ച് ഓരോരുത്തർ മുന്നോട്ട് കയറ്റിയിരുത്തി അവർ സ്ഥാനങ്ങൾ കൊടുക്കുന്നു. വർഷത്തിലൊരിക്കൽ പത്രത്തിലൊക്കെ വായിക്കും, ഗുരുതവണ പോയി അത് കാണുക. ഈ അന്യോന്യത്തിൽ വേദം ചൊല്ലുകയാണ് അവിടുത്തെ ഒരു പ്രധാനമായ ചടങ്ങ്. അതിലൊരു ചടങ്ങുണ്ട്, നിങ്ങൾ ഒരുവണ പോയി നോക്കുക. അതിന്റെ പ്രധാനമായി വേദം ചൊല്ലുന്ന ഭാഗത്ത്, വേദം ചൊല്ലുന്നത് നമുക്കറിയാം, ബ്രാഹ്മണരാണിരുന്ന് വേദം ചൊല്ലുന്നത്. ആ വേദം ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിന്റെ നാല് ഭാഗത്ത് ഒരു ഇങ്ങനെ കുറച്ച് ആൾക്കാരെ നിർത്തും. അവിടെ അങ്ങനെ നിർത്തുന്നത് നായന്മാരെയാണ് അവിടെ നിർത്തുന്നത്. ഇവരുടെ ജോലി എന്തെന്ന് പറഞ്ഞാൽ, ഈ വേദം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് കൂക്കി വിളിക്കുക, ഊവോന്ന് ബളം ഉണ്ടാക്കും, വളരെ ഉച്ചത്ത് മാറി എന്ന് കേൾക്കുന്ന നമുക്ക് വളരെ പരിഹാസമായിട്ട് തോന്നും. എന്തിനാ ഇത് ചെയ്യുന്നത്? യവൻ ഇത് കേൾക്കാതിരിക്കാൻ ഇവനെ കൊണ്ട് ഇന്നെ കൂക്കി വിളിപ്പിക്കുകയാണ്. വേദം ചൊല്ലുന്നത് ശൂദ്രൻ കേൾക്കാൻ പാടില്ല. കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് യവനെ കൊണ്ട് തന്നെ കൂവി വിളിപ്പിക്കുകയാണ്. അപ്പൊ യവനും കേൾക്കത്തില്ല, ചുറ്റുപാടെ നിൽക്കുന്നവനും കേൾക്കത്തില്ല. ഇതെന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ഇത്രയും കാലം കഴിഞ്ഞിട്ട് യവന് മനസ്സിലായിട്ടില്ല. ഇന്നും യവൻ അവിടെ പോയി എന്ന് കൂവി വിളിക്കുകയാണ്. ഇതാണ് ബുദ്ധിശൂന്യമായ പരിപാടി എന്ന് ഞാൻ പറഞ്ഞു. ബുദ്ധിപരമായതും ബുദ്ധിശൂന്യമായതും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിർത്തുന്നതിന് ബുദ്ധിപൂർവമായി പണ്ട് ഏർപ്പെടുത്തി വെച്ച കാര്യങ്ങൾ ഇന്നും ഈ വിഡ്ഢികൾ ഇതിനെ പിന്തുണയ്ക്കുന്നു. ഇവരാണ് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ബുദ്ധിശൂന്യന്മാരാണ് അവിടെ നിന്ന് കൂവി വിളിച്ച് ചട്ടമ്പിസ്വാമി വേദാധികാര നിരൂപണം എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യം ഇതാരെങ്കിലും വായിക്കണ്ടേ? എന്നിട്ട് അവിടെ നിന്ന് കൂവി വിളിക്കുന്നു, സ്വയം കേൾക്കുന്നില്ല, മറ്റുള്ളവരെ വിട്ട് കേൾക്കാനും സമ്മതിക്കത്തില്ല. ഇന്നും ഇത്തരം കാര്യങ്ങളെ പിന്തുണയ്ക്കുന്നത് ഇതുപോലെയുള്ള ബുദ്ധിശൂന്യന്മാരാണ്. ഇതൊക്കെ നിങ്ങൾ തുറന്ന് ചിന്തിക്കണം. അപ്പൊ ഇത്തരം കാര്യങ്ങളെ നിങ്ങൾ അനുകൂലിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ വാസ്തവത്തിൽ നിങ്ങൾ അമ്മയെ തിരസ്കരിക്കുകയാണ്, എന്നെ ചോദ്യം ചെയ്യുക മാത്രമാണ്. അതിനാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ ആയിക്കോട്ടെ എന്നേ എനിക്ക് പറയാനുള്ളൂ. അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ പിന്താങ്ങിയത് ഏതെങ്കിലും പ്രത്യേക ഉദ്ദേശത്തിലായിരിക്കുമോ? ഉദ്ദേശം സ്പഷ്ടം, ചോദിക്കേണ്ട കാര്യമില്ല. അത് എവിടെ സ്പഷ്ടം? ഭാഷ്യങ്ങളിലെല്ലാം വളരെ സ്പഷ്ടമാണ്. പിന്നെ വ്യാഖ്യാനിക്കേണ്ട കാര്യം വരുന്നില്ല. ശങ്കരായര് സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട് തന്റെ പക്ഷപാതപരമായ ആ നിലപാട്. അതങ്ങനെ തന്നെ നിലനിൽക്കണം. യവനെന്നും നാല് ചുറ്റിൽ നിന്ന് കൂവി വിളിച്ചുകൊണ്ട് നിൽക്കണം. യവനൊരിക്കലും വേദം കേൾക്കരുത്, മറ്റുള്ളവരെ കേൾപ്പിക്കുകയും ചെയ്യരുത്. രണ്ടിന് യവനെ തന്നെ ഉപയോഗിക്കുക. അത് തന്നെ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് ബുദ്ധിപരമായ കീഴ്പ്പെടുത്തൽ എന്ന് പറയുന്നത്. ബുദ്ധിയുള്ളവർക്കല്ലേ അത് ചെയ്യാൻ പറ്റും? മണ്ടന്മാരെ കൊണ്ടല്ലേ ഇതൊക്കെ ചെയ്യിക്കാൻ പറ്റും? അതുകൊണ്ട് ഇത് ശങ്കരാചാര്യർ എഴുതി വെച്ചത് വായിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നെ അത് ഇന്നും വീണ്ടും എന്തുകൊണ്ട് പറയുന്നു? ഇന്നും അതൊന്നും മാറ്റാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് വീണ്ടും അത് പറയേണ്ടി വരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. ഏത് വേണമോ ചെയ്യാം. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ശങ്കരാചാര്യർ അങ്ങനെ ഒരു ദോഷവിചാരത്തോടുകൂടി ചെയ്ത ആളല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അതിനോട് യോജിക്കുന്നു. ശരി, ശങ്കരാചാര്യർക്ക് അങ്ങനെ ഒരു ദോഷവിചാരമൊന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ ആ നിലവിലിരുന്ന ഒരു രീതിയെ പിന്തുടർന്നു, അംഗീകരിച്ചു. അതിനോട് എനിക്കും യോജിപ്പ് തന്നെയാണ്. പക്ഷെ അതേസമയം ഒരു കാര്യം പറയേണ്ടി വരും. ശങ്കരാചാര്യർ ദീർഘവീക്ഷണമുള്ള ഒരു ആചാര്യനായിരുന്നില്ല. ഭാരതത്തിന്റെ ഭാവിയെ കാണാൻ കഴിയത്തക്ക ഒരു സാമൂഹിക വീക്ഷണമുള്ള ഒരു ആചാര്യനായിരുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് ശങ്കരാചാര്യർ ഇങ്ങനെ ഒരു വിമർശനത്തിന് വിധേയനാകത്തില്ലായിരുന്നു. അത് പറയേണ്ടി മനഃപൂർവ്വം ചെയ്തതാണ്, മനുഷ്യർ ദ്രോഹിക്കാൻ ചെയ്തതാണ് എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അന്ന് കണ്ടവർ ഇതിനെ പിന്താങ്ങി. ആ വ്യവസ്ഥ ഭാവി കാലത്തേക്ക് യോജിച്ചതല്ല. ആ വ്യവസ്ഥയെ പിന്താങ്ങിയിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അതിന് ചിലർ ഇതിന് പറയുന്ന ഒരു കാര്യം ഉണ്ടെന്താണ് ഇവിടെ എഴുതി വെച്ചത്? അശ്രദ്ധയാഹുദം ദത്തം ദാനം എന്ന് പറഞ്ഞു. ദാനത്തെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തതാണ്. പാത്രം എന്നാണ് ഗീതാകാരൻ പറഞ്ഞിരിക്കുന്നത്, അർഹന ദാനം ചെയ്യണമെന്നാണ്. പക്ഷെ ഇവിടെ ശങ്കരർ എഴുതി വെച്ച് ബ്രാഹ്മണേഭ്യ. ഇത് ചിലർ പറയുന്നത് ശങ്കരാചാര്യ എഴുതിയല്ല, പിൽക്കാലത്താരം എഴുതിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചിലർ ചിന്തിപ്പിക്കുന്നത്? പിൽക്കാലത്ത് എഴുതിയാണ് എന്ന് ചിന്തിപ്പിക്കാൻ എന്താ പ്രേരിപ്പിക്കുന്നത്? ശരി, ഇനിയിപ്പോ ഇത് ചേർത്തത് പ്രസ്സുകാരനാണ്. അത് ചേർത്തതെങ്കിൽ ഞാനീ പറയുന്ന പ്രസ്സുകാരനെ കുറിച്ചാണ്, അല്ല ശങ്കരാചാര്യരെ കുറിച്ചല്ല. അല്ല, എനിക്കിപ്പോ ശങ്കരാചാര്യർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മുൻനിർത്തി തേജോവധം ചെയ്യണമെന്നൊന്നുമില്ല. ആരാണോ ഇവിടെ ഇത് ചേർത്ത് വെച്ചത്, ബ്രാഹ്മണെന്ന് പ്രസുകാരനാണ് ചേർത്തെങ്കിൽ പ്രസുകാരനാണ് ഇതിനെല്ലാം ഉത്തരവാദി. അങ്ങനെ ശങ്കരാചാര്യരിൽ നിന്ന് ഇത് സംഭവിക്കത്തക്കതല്ല എന്ന് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് ഒരു തെറ്റല്ല. അങ്ങനെ ചിന്തിച്ചു പോകും, അതാണ് അടുത്ത് ഇവിടെ ചോദിക്കുന്നത്. മഹാത്മാക്കൾ ത്രികാലജ്ഞാനികളെന്ന് പറയാറുണ്ട്. ഏതർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്? അതായത് സർവം ബ്രഹ്മമയമായി കാണുന്ന ഒരാചാര്യൻ, അല്ലെങ്കിൽ ത്രികാലജ്ഞാനിയായിരിക്കുന്ന ഒരാചാര്യൻ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ആചാര്യൻ ഇങ്ങനെ ഒരു സാമൂഹിക അസമത്വത്തിന് കൂട്ടു നിൽക്കുമോ? സാധ്യമല്ല. അതുകൊണ്ട് ഇത് ശങ്കരാചാര്യർ എഴുതിയതല്ല എന്നാണ്. ഇതിന് ഞാൻ സമാധാനം പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ആദ്യം ഒന്ന് ആലോചിക്കണം, ശങ്കരാചാര്യരല്ല ഇത് എഴുതി വെച്ചതെങ്കിൽ ഇത് പറയേണ്ട ആരാണ്? ഇത് പുറത്തു നിൽക്കുന്ന നിങ്ങളോ ഞാനോ ആണോ പറയേണ്ടതല്ല? ഇത് ശങ്കരാചാര്യരല്ല എഴുതി വെച്ചതെങ്കിൽ അത് ആദ്യം പറയേണ്ടത് ശങ്കര പരമ്പരയിൽപ്പെട്ടവരാണ്. ഇത് ശങ്കരാചാര്യർ എഴുതി വെച്ചതല്ല എന്ന് പറയേണ്ടത്. ഒരു മഹാത്മാവിന്റെ ഉപദേശം, ഒരു മഹാത്മാക്കളുടെയും ഉപദേശം അനുയായികൾ അതുപോലെ സ്വീകരിക്കാറില്ല. ശ്രീബുദ്ധൻ തുടങ്ങി ഇങ്ങോട്ട് വരുന്ന ഏത് മഹാത്മാക്കളെ എടുത്താലും ശരി, അനുയായികൾ ആ ഉപദേശങ്ങൾ അതുപോലെ സ്വീകരിക്കാറില്ല. അതൊരിക്കലും ആ മഹാത്മാവിന്റെ പോരായ്മയല്ല. പക്ഷെ ഇവിടെ അതല്ല വിഷയം. ഇവിടെ ശങ്കരാചാര്യരുടെ പരമ്പരയിൽപ്പെട്ടവർ, ആ പരമ്പര വിശ്വസിക്കുന്ന എന്താണ്? ശങ്കരാചാര്യർ പറഞ്ഞത് ഞങ്ങൾ ദൃഢമായി പിന്തുടരുന്നു എന്നാണ്. അല്ല, അവരൊരിക്കലും പറയുന്നില്ല ഇത് മറ്റാരോ എഴുതി വെച്ചതാണെന്ന് അവർ പറയുന്നില്ല. ശങ്കരാചാര്യരുടെ നിങ്ങൾ ശങ്കരമഠങ്ങളിൽ പോയി നോക്കൂ, എല്ലാ ശങ്കരമഠങ്ങളിലും ശങ്കരാചാര്യരുടെ കാലം മുതൽ ഇന്നുവരെയുള്ള ആചാര്യന്മാരുടെ പേര് എല്ലാവരും വായിക്കത്തക്ക രീതിയിൽ എഴുതി വച്ചിട്ടുണ്ട്. ഇന്ന് കെട്ടുകഥകളല്ല, അവിടെ ചരിത്രമുണ്ട്. അവർക്ക് പറയാം എന്താണ് ഇത് ശങ്കരാചാര്യർ എഴുതി വെച്ചതല്ല എന്ന് പറയും. അവരാണ് പറയേണ്ടത്, അവർ പറയുന്നില്ല, മറിച്ച് ശങ്കരാചാര്യർ എഴുതിയത് ഞങ്ങൾ പാലിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഒരു ഗുരുവിന്റെ ഉപദേശത്തെ അവർ തള്ളിക്കളയോ ധിക്കരിക്കുകയോ ചെയ്യുകയല്ല, അതിനനുസരിക്കുകയോ ചെയ്യും. അതുകൊണ്ടാണ് അവർ ഈ കാര്യത്തിൽ ഇത്രയും ദൃഢമായി നിൽക്കുന്നത് ഇന്നും. ശങ്കരാചാര്യർ പറഞ്ഞതുകൊണ്ടാണ്. മറ്റാരെങ്കിലും ഇത് എഴുതി ചേർത്താണെങ്കിൽ അവർക്ക് തള്ളിക്കളയമായിരുന്നു. ഇനി ശങ്കരാചാര്യരുടെ ഭാഷയത്തിൽ മറ്റാരെങ്കിലും എഴുതി ചേർത്തെങ്കിൽ ഇത് ആരാ എഴുതി ചേർത്തു അത് പറയണം. ആരെങ്കിലും എഴുതി ചേർത്തെന്ന് പറഞ്ഞാൽ പോരാ, ഇത് ആരാ എഴുതി ചേർത്തു? ശങ്കരാചാര്യരുടെ ഭാഷയത്തിന് വ്യാഖ്യാനം എഴുതിയിട്ടുള്ള സുരേശ്വരാചാര്യർ തുടങ്ങിയ പ്രധാന ശങ്കരാചാര്യ ശിഷ്യന്മാർ തന്നെ അംഗീകരിച്ചിട്ടുള്ള ഭാഷയാണ്. അതിലങ്ങനെ ആരെങ്കിലും എഴുതി ചേർത്തിരുന്നെങ്കിൽ അവർ പറയണം, സുരേശ്വരാചാര്യ സ്വാമി പറയണം, ഇത് പത്മപാദാചാര്യർ പറയണം, ഇത് ആരും എഴുതി ചേർത്താണ്. അവരെല്ലാം ഭാഷ്യം രചിച്ചപ്പോ ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് രചിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ആരാ എഴുതി ചേർത്ത്? ഇവരൊക്കെ കാലശേഷം എഴുതി ചേർത്താണ്. എന്നാൽ ഇവരെ ഭാഷ, ഇവരെങ്ങനെ ഇതിന് ഭാഷ്യം എഴുതും? ആനന്ദഗിരി എങ്ങനെ ഭാഷ്യം എഴുതും? സുരേശ്വരാചാര്യർ എങ്ങനെ ഭാഷ്യം എഴുതും? പത്മപാദാചാര്യർ എങ്ങനെ ഭാഷ്യം എഴുതും? പഞ്ചപാതിക, ബൃഹദാരണ്യ വാർത്തികം, ആനന്ദഗിരി ടീക, ഇതൊക്കെ വളരെ പ്രസിദ്ധമാണ്. അങ്ങനെ മറ്റാരെങ്കിലും എഴുതി ചേർക്കുകയാണെങ്കിൽ ഇവരെന്തുകൊണ്ടത് പറഞ്ഞില്ല? ശങ്കരാചാര്യർക്ക് ശേഷം വന്ന ശങ്കരാചാര്യന്മാരെന്തുകൊണ്ട് പറഞ്ഞില്ല? ഈ ഭാഷ്യം തലമുറ തലമുറകളായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരിടത്തും ഇതെന്തുകൊണ്ട് പറയുന്നില്ല? എന്തുകൊണ്ട് അങ്ങനെ ഒരു പാഠഭേദം ഉണ്ടായില്ല? മഹാഭാരതത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട്, മനുസ്മൃതിയിൽ എഴുതി ചേർത്തിട്ടുണ്ട്, അതിനൊക്കെ പാഠഭേദങ്ങളുണ്ട്. പല കൃതികളുണ്ട്, പല പാഠങ്ങളുണ്ട്. അച്ചടി വരുന്നതിന് മുമ്പ് തന്നെ പല പാഠഭേദങ്ങൾ നിലവിൽ വന്നു. എന്തിന്? വേദങ്ങൾക്ക് പോലും ഉണ്ട് പാഠഭേദം. എന്നിട്ടും എന്തുകൊണ്ട് ഭാഷ്യത്തിലത് വന്നില്ല? ആരെങ്കിലുമൊക്കെ എഴുതി ചേർത്തെങ്കിൽ എഴുതി ചേരാത്ത ഭാഷ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒന്നില്ല, ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. ഏത് ഭാഷ എടുത്താലും അതിനെല്ലാം അതുപോലെ തന്നെ ഉണ്ട്. ഈ പറയുന്ന കാര്യങ്ങളല്ല, അതുകൊണ്ട് ഇത് മറ്റാരും എഴുതി ചേർത്തെന്ന് പറയുന്നത് യാതൊരു യുക്തിയുമില്ല, യാതൊരു അടിസ്ഥാനവുമില്ല. പിന്നെ വരുന്ന വിഷയം ഇതാണ്, അതിനാണ് സമാധാനം പറയേണ്ടത്. മഹാത്മാക്കൾ ത്രികാലജ്ഞാനികളാണ് അല്ലെങ്കിൽ സർവം ബ്രഹ്മമയമെന്നുള്ള തത്വം പറയുന്നവർ ഈ സാമൂഹിക നീതിയെ പിന്തുണയ്ക്കാത്ത ഇത്തരം വ്യവസ്ഥിതികളെ എന്തിനു പിന്താങ്ങി എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഈ വ്യവസ്ഥിതിയെ പിന്താങ്ങുന്നവരുടെ സാമൂഹിക നീതിയാണത്, സാമൂഹിക അനീതിയല്ല. അതാണ് എന്റെ പ്രത്യേകത. ശങ്കര പരമ്പരയിൽപ്പെട്ട ആചാര്യന്മാര് ഈ ഒരു സാമൂഹിക അനീതിക്ക് വേണ്ടിയിട്ടല്ല ഇതിനെ പിന്തുണ, അവർ വിശ്വസിക്കുന്ന ഇതാണ് സാമൂഹിക നീതി എന്നാണ്. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ എന്ന് പറയുന്ന ഈ ഭേദങ്ങൾ നിലനിൽക്കണം, അതിലുള്ള അസമത്വങ്ങൾ നിലനിൽക്കണം, അതാണ് നീതി എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതിൽ നിന്ന് മാറി ചിന്തിക്കുന്നവരാണ് അത് അനീതി എന്ന് പറയുന്നത്, അവരത് അനീതി എന്ന് പറയുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പൊ മനുഷ്യന്റെ നീതി ബോധത്തിൽ വരുന്ന വ്യത്യാസം, ശങ്കരാചാര്യരുടെ കാലത്തുണ്ടായിരുന്ന ഒരു സാമൂഹിക നീതി ബോധത്തെ ഇന്നും അവർ കൊണ്ടു നടക്കുന്നു. ആ സാമൂഹിക നീതി ബോധത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ശങ്കരാചാര്യർ പറഞ്ഞതല്ല അവർക്ക് ശരിയാണ്, അതുകൊണ്ട് അത് മാറ്റേണ്ട ആവശ്യമില്ല. ബ്രാഹ്മണനെ വേദം പഠിക്കാൻ അവകാശമുള്ളൂ, മറ്റുള്ളവൻ അത് പഠിക്കാൻ അവകാശമില്ല. അതാണ് നീതി എന്ന് അവർ വിശ്വസിക്കുന്നു. ആ നീതിബോധത്തിൽ നിന്ന് അവർ മാറാൻ തയ്യാറല്ല. കാലം മാറിയതിനനുസരിച്ച് മാറാൻ അവർ തയ്യാറല്ല. അതാണ് പ്രശ്നം. ഇപ്പൊ ചെറു ചോദിക്കും, അതെങ്ങനെ സംഭവിക്കും? കാരണം നമ്മളിന്ന് നോക്കുമ്പോൾ അത് നീതിയല്ലല്ലോ, എന്തായാലും അവിടെ ഭേദമുണ്ടല്ലോ, അസമത്വമുണ്ടല്ലോ. അത് ഈ ശങ്കര പരമ്പരയിൽ പറഞ്ഞു വരുന്ന ഒരു ന്യായമാണ് വ്യവഹാരേ ഭാട്ടനയം. അവരോട് ചോദിച്ച അവർ പറയുന്ന സമാധാനമാണ്, വ്യവഹാരത്തിൽ നമ്മൾ കാണുന്ന നീതിയല്ല, ഓരോരോ കാലങ്ങളിൽ ഓരോ ആചാര്യന്മാരുണ്ടാക്കിയ ആ നീതി, അതാണ് നീതി. ഇന്നത്തെ നീതിയല്ല നമ്മളിന്ന് പറയുന്ന സമത്വവും സോഷ്യലിസവും ഒന്നും അല്ല വ്യവഹാരത്തിൽ വേണ്ടത്. കുമാരലഭട്ടൻ എന്ത് പറഞ്ഞു അതാണ് സ്വീകരിക്കേണ്ടത്. കുമാരലഭട്ടൻ ഈ ചാതുർവർണ്ണയത്തെ അതേപടി പിന്താങ്ങിയ ഒരാളാണ്. അതിനെ സ്വീകരിക്കണം, വ്യവഹാരത്തിലെ ഭാട്ടനയം, ഭാട്ട സിദ്ധാന്തം സ്വീകരിക്കണമെന്നാണ് അദ്വൈതികളുടെ പക്ഷം. അതുകൊണ്ട് മനുസ്മൃതിയിലും മറ്റും പറഞ്ഞിരിക്കുന്ന ആ നിയമങ്ങൾ, ബ്രാഹ്മണർക്ക് വേണ്ട പ്രത്യേക അവകാശങ്ങൾ, ക്ഷത്രിയർക്ക് വേണ്ട പ്രത്യേക അവകാശങ്ങൾ, അതൊക്കെ കുല മര്യാദ അനുസരിച്ച് തന്നെ അംഗീകരിച്ചു കൊടുക്കണം. അതാണ്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ചിന്താഗതി, ആ ചിന്താഗതികളോട് ആ ചിന്താഗതി ശരിയല്ലെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഒരു സമത്വം നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടില്ല. ശാസ്ത്രങ്ങൾ എന്ത് പറഞ്ഞിരിക്കുന്നു അത് സ്വീകരിക്കുന്നു. പിന്നെ ഈ സർവം ബ്രഹ്മമയോ എന്ന് പറയുന്നതോ അത് പാരമാർത്ഥികം, വ്യവഹാരത്തിലല്ല. പാരമാർത്ഥികമായത് സത്യമാണ് സർവം ബ്രഹ്മമയം. വ്യവഹാരത്തിലേക്ക് വരുമ്പം വ്യവഹാരത്തിലുള്ള ഭേദത്തെ അംഗീകരിച്ചുകൊണ്ടേ വ്യവഹാരം സാധ്യമാകും. അവര് തന്നെ ചോദിക്കും, സർവം ബ്രഹ്മമയമെന്ന് പറയുന്നതുകൊണ്ട് എന്താണ് അഗ്നി അത് ശീതമാകുമോ, ജലം അത് ഉഷ്ണമാകുമോ? ഇല്ല. അദ്വൈതികളുടെ നിലപാടാണ് ഞാൻ പറയുന്നത്, എന്റെ അഭിപ്രായം. അഗ്നി എന്നും അഗ്നി ഉഷ്ണമായിരിക്കുന്നു, ജലം ശീതമായും ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുമെങ്കിൽ ബ്രാഹ്മണനെന്നും ശ്രേഷ്ഠനായിരിക്കും, ശൂദ്രനെന്നും നീചനായും ഇരിക്കും. ഇത് വ്യവഹാരത്തിൽ വരുന്ന വ്യത്യാസമാണ്, ഇത് മാറ്റാൻ പറ്റത്തില്ല എന്നാണ് അവരുടെ നിലപാട്. അതാണ് അവരുടെ നീതി, നീതിബോധം അതാണ്. അത് കാലാനുസൃതമായ നീതിബോധമല്ല. അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ ആ ഒരു വിഷയത്തിൽ എന്താണ് സാമൂഹിക നീതിയെ സംബന്ധിച്ച്, സാമൂഹിക ബോധത്തെ സംബന്ധിച്ച് ദീർഘവീക്ഷണമില്ലാത്ത ഒരു ആചാര്യനായി, അതുകൊണ്ടാണ് ഇവരെല്ലാം ഇന്നും പിന്തുടരുന്നതെന്ന് പറയുന്നത്. ശനി ജൈവ ശുഭാഗേജ പണ്ഡിത സമദർശിന. അവിടെ ശങ്കരാചാര്യ വ്യാഖ്യാനിച്ച് സമൂഹം എന്ന് വെച്ചാൽ ബ്രഹ്മം, സർവത്തെ ബ്രഹ്മമായി ദർശിക്കുന്നവനെന്നാണ്. സർവത്തെയും ബ്രഹ്മമായി കാണുമ്പോൾ ഏതിനെ? ബ്രാഹ്മണനെയും ശുപാകനെയും, പട്ടി ഇറച്ചി പാകം ചെയ്യുന്നവനും എല്ലാം ബ്രഹ്മത്തെ കാണും. ആ വാക്യത്തിൽ നിന്ന് തന്നെ അവരുടെ വ്യാഖ്യാനമാണോ, വാക്യത്തിൽ നിന്ന് തന്നെ ബോധ്യമാകും എന്താണോ, ബ്രാഹ്മണനും ചണ്ഡാളനും ബ്രഹ്മത്തെ കാണണമെങ്കിൽ എന്ന് പ്രത്യേകം പറയണമെങ്കിൽ ബ്രാഹ്മണനും ചണ്ഡാളനും വേറെ വേറെയാണല്ലോ. ഒന്നാണെങ്കിൽ പിന്നെ അത് പറയേണ്ട കാര്യമുണ്ട്. ചണ്ഡാളനും ബ്രാഹ്മണനാണെങ്കിൽ എടുത്തു പറയണോ? ബ്രാഹ്മണനും ചണ്ഡാളനും, അപ്പൊ ഏറ്റവും ശ്രേഷ്ഠനായ ബ്രാഹ്മണനും ഏറ്റവും അധമനായ ചണ്ഡാളനും, ഇതിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ ആ വാചകത്തിൽ നിന്ന് വ്യക്തമാണ് അവർ വ്യാഖ്യാനിക്കുന്നതാണ്, ഏറ്റവും ശ്രേഷ്ഠനായ ബ്രാഹ്മണനും ഏറ്റവും അധമനായ ചണ്ഡാളനും. അപ്പൊ ഇതിനെ അംഗീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഇവര് രണ്ടുപേരും അങ്ങനെ നിർത്തിക്കൊണ്ട് രണ്ടിലും ബ്രഹ്മത്തെ കാണുക. അപ്പോ ചണ്ഡാള ബ്രഹ്മത്തിനെ മാറ്റി നിർത്തുക, ബ്രാഹ്മണ ബ്രഹ്മത്തിനെ സ്വീകരിക്കുക. വ്യവഹാരത്തിൽ അതേ സാധ്യമാകുന്നതാണ്. അവർ ചോദിക്കും, എന്താണ് നിങ്ങൾ പശുവിനും കാളയ്ക്കുമൊക്കെ കൊടുക്കുന്ന ആഹാരമാണോ മനുഷ്യന് കൊടുക്കുന്നത്? അല്ലല്ലോ, സർവവും ബ്രഹ്മമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ ആഹാരം കൊടുക്കണ്ടേ? വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ ആ വ്യത്യാസം എന്താണ്? വ്യവഹാരത്തിലുള്ള വ്യത്യാസം. വ്യവഹാരത്തിലുള്ള ആ വ്യത്യാസം നിലനിർത്തണം, അതാണ് അവരുടെ പക്ഷം. അതുകൊണ്ട് സത്യം പരമാർത്ഥം എന്ന് പറയുന്നത് വ്യവഹാരത്തിന് വേണ്ടിയല്ല. അതങ്ങനെ നിലനിൽക്കുകയല്ല, വ്യവഹാരത്തിൽ ഈ ഭേദങ്ങളെല്ലാം അംഗീകരിക്കണം. അപ്പൊ ഏത് ഭേദത്തെ അംഗീകരിക്കണം? നമ്മുടെ ഋഷിമാർ പറഞ്ഞ ഭേദത്തെ അംഗീകരിക്കണം. ആ ഭേദം എന്താണോ ഇത് നമ്മളിന്ന് കാണുന്ന സാമൂഹിക അനീതി, അതിനെ നിലനിർത്തണം എന്നാണ് അവർ പറയുന്നത്. ആധുനികമായി വന്ന ചിന്തകന്മാരും സംസ്കൃതമല്ലാത്ത ഭാഷകളൊക്കെ പഠിച്ചവരും, അല്ലെങ്കിൽ അതിനെ തന്നെ ഒന്ന് കാലാനുസൃതമായി പഠിച്ച ആചാര്യന്മാർ, അവർ പറഞ്ഞത് ശരിയല്ല, കാലം മാറി, സാമൂഹിക നീതി വേറെയാണ് ഇന്നത്തെ, അതുകൊണ്ട് അത് പിന്തുടരുന്നു. പക്ഷെ അവരിന്നും പിന്തുടരാൻ തയ്യാറല്ല, കാരണം അവരുടെ സിദ്ധാന്തം അവനെ സപ്പോർട്ട് ചെയ്യും. അദ്വൈത സിദ്ധാന്തം അനുസരിച്ച് ഇത്തരം ബാഹ്യമായി വരുന്ന വ്യവസ്ഥിതികളിൽ അദ്വൈതത്തിനൊന്നും ചെയ്യാനില്ല. അദ്വൈതം എന്ന് പറയുന്നത് കേവലം വ്യക്തിനിഷ്ഠമായ ഒരു അനുഭൂതി മാത്രമാണ്. അനുഭൂതി എന്ന് പറയുന്നത് ഇല്ലാത്തവനും അദ്വൈതത്തെക്കുറിച്ച് പ്രസംഗിക്കാം. അദ്വൈതം വ്യവഹാരത്തിലല്ല, വ്യവഹാരത്തിൽ അതാത് കാലങ്ങളിലെ സാമൂഹ്യ നീതി എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അവർ പറയുന്ന അതല്ല, വ്യവഹാരത്തിനും പഴയ നീതി തന്നെ ഇന്നും പുലരണമെന്നാണ്. അതുകൊണ്ട് അദ്വൈതജ്ഞാനവും ഈ പറയുന്ന അനീതിയും എങ്ങനെ പൊരുത്തപ്പെടും? അദ്വൈതജ്ഞാനത്തോട് ഏതിനെയും പൊരുത്തപ്പെടുത്താം, കാരണം അത് പരമാർത്ഥത്തിൽ മാത്രമുള്ളതും വ്യക്തിനിഷ്ഠമായ അനുഭൂതി മാത്രവുമാണ്. വ്യവഹാരം എന്ന് പറയുന്നത് അങ്ങനെയല്ല, അത് സ്മൃതികളുടെ വിഷയമാണ്, മറ്റത് ശ്രുതിയുടെ വിഷയമാണ്. അതുകൊണ്ടാണ് അവരതിനെ പിന്തുണയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ അദ്വൈതത്തെ പറഞ്ഞ ഒരു ആചാര്യൻ എങ്ങനെ ഈ അസമത്വത്തെ പിന്തുണയ്ക്കും എന്നുള്ള ചിന്താഗതി കൊണ്ടാണ് ശങ്കരാചാര്യരെ പിന്താങ്ങാൻ പലരും വ്യഗ്രത കാണിക്കുന്ന ഈ കാര്യത്തിൽ. അങ്ങനെ ഇന്ന് സംഭവിക്കാൻ വഴിയില്ല, അദ്വൈതത്തിൽ ഏത് സംഭവിക്കാം എന്നുള്ളത് കൊണ്ടാണ് അദ്വൈതികൾ ഇതിനെ ഇന്നും പിന്താങ്ങുന്നത്. ഇത് വേണമെന്ന് പറയുന്നത് പുറമേയുള്ള ആരുമല്ല, ശങ്കരാചാര്യരുടെ കാലം മുതൽ ഇന്ന് വരെ അദ്വൈതികളായത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ അസമത്വം നിലനിർത്തണമെന്ന്. പുറമേ ഒരാൾ പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, എന്താ അവർ അദ്വൈതം പഠിക്കാത്തതുകൊണ്ടാണ്. അദ്വൈതം പഠിക്കാത്തതുകൊണ്ടല്ല, അതാണ് അതിന്റെ വാസ്തവം. പിന്നെ ത്രികാലജ്ഞാനത്തെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, വീണ്ടും അതൊരു ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പഴയ എല്ലാം കേട്ടു, ഈ വിഷയം മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും വീണ്ടും ആ ചോദ്യം ആൾക്കാരുടെ മനസ്സിലിരിക്കുന്നതുകൊണ്ട് പലർക്കും കുറേശ്ശെ കുറേശ്ശെ കത്തുന്നുണ്ട്. ഈ പറയുന്നതിനെന്തോ കഴമ്പുണ്ട്, വെറുതെ പറയുന്നതല്ലാന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത്, അങ്ങനെ സംഭവിക്കാമോ? ശങ്കരാചാര്യർക്ക് ഇതുവരെ നമ്മൾ ധരിച്ചിരുന്ന പോലെ അല്ല ആള്. എന്നാലും എങ്ങനെ അത് സംഭവിക്കും? അദ്വൈതമല്ലേ പറയുന്നത്, ഇതെല്ലാം കൂടെ എങ്ങനെ പൊരുത്തപ്പെടും? അങ്ങനെ ഒരു ചെറിയ ഒരു ആശയക്കുഴപ്പം, അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം. അത് സംഭവിക്കാം, അദ്വൈതം അനുസരിച്ച് എന്തും സംഭവിക്കാം, അതിന് ഒരൊറ്റ കാര്യം മതി. ഏത് അദ്വൈതികളെടുത്തോ ചോദിച്ചു എന്താണ് അദ്വൈതത്തിന്റെ വ്യവഹാര നയം, അവർ പറയും വ്യവഹാര ഭാട്ടനയം, ഇതാണ് ഞങ്ങളുടെ രീതി. മനു എന്താണ് പറഞ്ഞത് അത് ഞങ്ങൾ സ്വീകരിക്കുന്നു. മനു പറഞ്ഞതെല്ലാം മോശകാര്യം എന്നുള്ളതല്ല, നല്ല കാര്യം പറഞ്ഞിട്ടുണ്ട്. സാമൂഹ്യ നീതിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അത് വളരെ വിചിത്രമാണ്. നീതിബോധമുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ വയ്യാത്ത ഒത്തിരി കാര്യങ്ങളും അവന് പറഞ്ഞിട്ടുണ്ട്. അത് പറയുന്നു അതൊക്കെ പ്രക്ഷിപ്തമാണെന്ന് പറഞ്ഞാൽ ശരി, സമ്മതിച്ചു. കാരണം മനസ്മൃതിയിൽ പ്രക്ഷിപ്തം ഒരുപാടുണ്ട്, പക്ഷെ ഭാഷ്യത്തിലതില്ല. മനുസ്മൃതിയെ സംബന്ധിച്ചത് ശരിയാകാം, കാരണം പല പാഠങ്ങളിലും മനുസ്മൃതി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്ന നല്ലത്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലത്. എന്നെ പ്രതികൂട്ടി നിർത്തി ചിന്തിച്ചാൽ മാത്രം പോലെ സത്യസന്ധമായി നമ്മൾ ഭാഷ്യത്തെ പഠിക്കുന്നു. ആധുനികന്മാരായ ആചാര്യന്മാരെന്ത് പറഞ്ഞിരിക്കുന്നു പഠിക്കുന്നു. ഈ രണ്ടു തരത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു സമൂഹത്തിൽ നീതിയും അനീതിയും എല്ലാം മാറി മാറി വരും. അങ്ങനെ സ്വാഭാവികമായി കാലത്തിന്റെ പരിണാമം കൊണ്ട് ഇത് സംഭവിച്ചിട്ടുണ്ട്. അതൊന്ന്. മറ്റൊന്ന് ബോധപൂർവം സൃഷ്ടിച്ചിട്ടുമുണ്ട്. ആ കാലത്തിന്റെ പരിണാമം കൊണ്ട് സംഭവിക്കുന്നത് കാലം കൊണ്ട് തന്നെ മാറും. അതാണ് ഈ മാറ്റങ്ങൾ വരുന്നത്. പക്ഷെ ബോധപൂർവം സൃഷ്ടിച്ചത് കാലം കൊണ്ട് മാറാൻ പ്രയാസം. അതിനെ ബോധപൂർവം തന്നെ മാറ്റണം. അത് ബോധപൂർവം മാറ്റാൻ ഒരുമ്പെടുന്നില്ല. അതാണ് ഇതൊന്നും ശരിയല്ല എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് ഇത്തരം അനീതികളെ പിന്തുണയ്ക്കണമെന്ന് ആർക്കും പ്രശ്നമില്ല. പക്ഷെ അനീതികൾക്ക് സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ചിന്താവിഷയം. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ചിന്താവിഷയം. അതങ്ങനെ സംഭവിക്കാം എന്നുള്ളതാണ്. അത് മനസ്സിലാകണമെങ്കിൽ ഒന്ന് നിങ്ങൾ ഈ കേരളം വിട്ട് സഞ്ചരിക്കണം. കേരളത്തിൽ ഒരു കാലത്ത് ഇതൊക്കെ നടന്നിരുന്നു, ഇന്ന് ഇതൊന്നും ഇവിടെ വിലപ്പോകത്തില്ല. ഈ രീതിയിൽ അതൊക്കെ പുതിയ മുഖങ്ങളിലാണ് ഇന്ന് ഇതൊക്കെ പ്രത്യക്ഷപ്പെടുന്നത്. പഴയ മുഖങ്ങളെല്ലാം പോയി. പക്ഷേ കേരളം വിട്ട് അങ്ങ് വടക്കോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം പഴയ രീതിയിൽ തന്നെ ഇന്നും കാണാം. പഴയ മുഖത്ത് തന്നെ, പഴയ മുഖം തന്നെ, ആ മുഖംമൂടിയൊന്നും മാറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ബോധ്യം വരും. അതുകൊണ്ട് ആചാര്യസ്വാമികളോട് നമ്മൾ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു. ഈ ഒരു ഭാഗത്താണ് സാമൂഹ്യ നീതിയെ സംബന്ധിച്ച്, അല്ല അദ്വൈത സിദ്ധാന്തത്തെ സംബന്ധിച്ചത്. അപ്പോൾ അദ്വൈതത്തെ സ്വീകരിക്കുമ്പോൾ നമ്മൾ അതുകൂടി സ്വീകരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പം ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ ഞാൻ എടുത്തു പറയുകയും അത് സ്വീകരിക്കരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നു, ദത്തം ജ ബ്രാഹ്മണേഭ്യ, ബ്രാഹ്മണർക്ക് കൊടുക്കുന്ന ദാനം അശ്രദ്ധയാ, അത് അശ്രദ്ധയോടുകൂടി ചെയ്യാൻ പാടില്ല എന്ന് എഴുതിയിരിക്കുന്നു. തപഃ തപ്തം അനുഷ്ഠിതം അശ്രദ്ധയാ, തപസ് അനുഷ്ഠിച്ചത് അശ്രദ്ധയോടുകൂടി. തഥാ അശ്രദ്ധയായവ കൃതം യസ്തുതി നമസ്കാരാദി, സ്തുതി നമസ്കാരാദികൾ അശ്രദ്ധയോടുകൂടി ചെയ്യുക. തസ്സർവം അസദത്വിച്ചതേ, സർവം അസത്താണ്. മത് പ്രാപ്തി സാധന മാർഗ ബാഹ്യത്വ, ഈശ്വരപ്രാപ്തിക്കുള്ള ഉപായത്തിന് ബാഹ്യമാണ് തന്നെ അശ്രദ്ധയില്ലാതെ ചെയ്യുന്ന ഈ കാര്യങ്ങൾ. ഈശ്വരപ്രാപ്തിക്കുള്ള ഒരു ഉപായമാണ് എന്താണ്? ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന യജ്ഞദാന തപസ്സുകൾ. ശ്രദ്ധ ഇതിൽ ചേരാതെ വന്നു കഴിഞ്ഞാൽ ഇത് ഈശ്വരപ്രാപ്തി ഉപായങ്ങളല്ല. അതുകൊണ്ട് പാർത്ഥ എന്നുവെച്ചാൽ തദ്ബഹ്വായാസമപി പ്രേത്യഫലായ നോ അപി ഇഹാർത്ഥം സാധുവിഹി നിന്ദിതത്വ. അതുകൊണ്ടെന്താണ്? യജ്ഞദാന തപസ്സുകൾ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഭാഷ്യകാരം പറയുന്നത് ബഹ്വായാസം, വളരെ ആയാസമുള്ള കാര്യമാണ്. അത് ശരിയാണ്, അതെല്ലാം തന്നെ തപസ്സാണ്. യജ്ഞവും ദാനവും തപസ്സും എല്ലാം തപസ്സാണ്. അതുകൊണ്ടാണ് ബഹ്വായാസം എന്ന് പറയുന്നത്. എങ്കിലും അതെന്താണ്? ശ്രദ്ധയില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ പ്രേത്യ ഫല എന്ന അത് മരണശേഷം ഉപകരിക്കുന്നില്ല. മരണശേഷം അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. നോപി ഇഹാർത്ഥം, അത് ഇവിടേക്കും അത് ഉപയോഗപ്പെടുന്നതല്ല. ഇഹലോകത്തിനും അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ലോകത്തിനും അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം വേണമെങ്കിൽ യജ്ഞാദികൾക്കെല്ലാം ചില സ്ഥലങ്ങളിൽ ഇഹലോകത്തുള്ള ഫലത്തെക്കുറിച്ചും പറയുന്നു. മുഖ്യമായി അത് അതീന്ദ്രിയ ഫലത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും അലൗകിക ഫലത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും ഇഹലോക ഫലങ്ങളെക്കുറിച്ചും പറയുന്നു. ആ ഫലത്തിനും അത് ഉപകരിക്കത്തില്ല. സാധുഭി നിന്ദിതത്വ, അശ്രദ്ധയോടുകൂടിയുള്ള ഈ അനുഷ്ഠാനങ്ങളെ സജ്ജനങ്ങൾ നിന്ദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധാപൂർവകമായിരിക്കണം അനുഷ്ഠാനങ്ങളും, ആസ്തിക്ക് ബുദ്ധിയോടുകൂടിയായിരിക്കണം വൈദികമായ അനുഷ്ഠാനങ്ങൾ, എന്നാലേ അതുകൊണ്ട് ഫലമുണ്ടാകൂ. മോക്ഷഫലമായാലും ശരി, സാംസാരികമായ ഫലങ്ങളായാലും ശരി, അതുകൊണ്ടേ ഉണ്ടാവും എന്ന് ആണ് ഇവിടെ അവസാനം പറഞ്ഞു നടത്തുന്നത്. അശ്രദ്ധയാ ഹുദം ദത്തം തപസ്തപ്തം കൃതം ചയത് അസദിത്യുച്യതേ പാർഥ നച തത്പ്രേത്യ നോയിഹ. അടുത്ത് വരുന്നത് 18-ാം അധ്യായമാണ്. അവസാനത്തെ അധ്യായം ഇവിടെ എല്ലാ വ്യാഖ്യാതാക്കളും പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉപസംഹരിച്ച് പറഞ്ഞിരിക്കുകയാണ്. 15-ാം അധ്യായത്തിൽ വന്നപ്പോഴും അത് പറഞ്ഞു. എന്നാലിവിടെ നമ്മൾ ചെല്ലുമ്പോൾ പറയാം, പല കാര്യങ്ങളും വീണ്ടും ഒന്നുകൂടി വിശദീകരിച്ച് ഉറപ്പിക്കുന്നുണ്ട്. ഗുണങ്ങളെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യുന്നുണ്ട്. തത്വജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു. തുടക്കം തന്നെ ത്യാഗത്തെക്കുറിച്ചും സന്യാസത്തെക്കുറിച്ചുമാണ്. ഭക്തിയെക്കുറിച്ച് പറയേണ്ട അവസാന വാക്കുകളെല്ലാം ഇവിടെയാണ് പറയുന്നത്. ഇതിന്റെ ഫലത്തെക്കുറിച്ച് പറയുന്നു, ഇതിന്റെ അധികാരിയെക്കുറിച്ച് പറയുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം 18-ാം അധ്യായത്തിൽ വളരെ വിശദീകരിച്ച് മുമ്പ് പറഞ്ഞതിനേക്കാൾ വിശദീകരിച്ച് പറഞ്ഞ് ഇത് ഉപസംഹരിക്കുകയാണ്. അതുകൊണ്ട് 18-ാം അധ്യായത്തോടുകൂടി മാത്രമേ ഗീത പൂർത്തിയാകുന്നുള്ളൂ എന്നാണ് ആചാര്യന്മാരുടെ അഭിപ്രായം. അതിൽ പല കാര്യങ്ങളും നമുക്ക് ആവർത്തനം പോലെ തോന്നും. പക്ഷെ എന്ന് വിചാരിച്ചത് ഒഴിവാക്കാൻ പറ്റത്തില്ല. ആവർത്തനം ദോഷവുമില്ല. ആധ്യാത്മിക സന്ദർഭങ്ങളിൽ പുനരുക്തി ദോഷമല്ല എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മുമ്പ് കേട്ട കാര്യങ്ങൾ തന്നെ വീണ്ടും കേൾക്കും എന്ന് വിചാരിച്ചത് അരോചകമായി തോന്നേണ്ട കാര്യമില്ല. ആവർത്തനം ആത്മവിദ്യക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു കാര്യമാണ് എന്ന് ഭാഷ്യകാരൻ തന്നെ പല സ്ഥലത്തും പറയുന്നുണ്ട്. അർജുനോവാച സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യ ച ഋഷികേശ പൃഥക് കേശി നിഷൂദന. ശ്രീഭഗവാനുവാച കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം ഗമയോ വിദുഃ സർവകർമ്മഫലത്യാഗം പ്രാഹുത്യാഗം വിചക്ഷണാഃ ത്യാജ്യം ദോഷവദിത്യേകേ കർമ്മ പ്രാഹുർമനീഷിണഃ യജ്ഞദാന തപകർമ്മ നത്യാജ്യമിതി ചാപരേ നിശ്ചയം ശൃണു മേ തത്ര ത്യാഗേ ഭരത സത്തമ ത്യാഗോ ഹി പുരുഷം വ്യാഘ്ര ത്രിവിധ സമ്പ്രകീർത്തിതഃ യജ്ഞോ ദാനം തപകർമ്മ ന ത്യാജ്യം കാര്യമേവ തത് യജ്ഞോ ദാനം തപശ്ചൈവ പവനാനി മനീഷിണാം ഏതാന്യപി തു കർമാണി സംഗം തെക്വാ ഫലാനി ച കർത്തവ്യാനീതി മേ പാർത്ഥ നിശ്ചിതം മതമുത്തമം നിയതസ്യതു സന്യാസ കർമ്മണോ നോപപദ്യതേ മോഹാത് തസ്യ പരിത്യാഗ തമസ പരികീർത്തിത ദുഃഖമിത്യേവ യത് കർമ്മ കായ ക്ലേശ ഭയാത് ത്യജേത് സകൃത്വാ രാജസം ത്യാഗം നൈവ ത്യാഗ ഫലം ലഭേത് കാര്യമിത്യേവ യത് കർമ്മ നിയതം ക്രിയതേ അർജുന സംഗം തെക്വാ ഫലം ചൈവ സത്യാഗ സാത്വികോ മത നദ്യേഷ്ട്യകുശലം കർമ്മ കുശലേ നാനുഷജ്ജതേ ത്യാഗീ സത്വസമാവിഷ്ടോ മേധാവീ ഛിന്ന സംശയ നഹി ദേഹഭൃതാ ശക്യം തെക്തം കർമാണ്യശേഷത യസ്തു കർമ്മഫലത്യാഗീ സത്യാഗീത്യഭിധീയതേ അനിഷ്ടം ഇഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണ ഫലം ഭവത്യത്യാഗിനാം പ്രേത്യ നതു സന്യാസിനാം കോചിത് പഞ്ചേമാനി മഹാബാഹോ കാരണാനി നിബോധമേ സാംഖ്യേ കൃതാന്തേ പ്രോക്താനി ശ്രദ്ധയേ സർവകർമ്മണാം അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥഗ്വിധം വിവിധാശ്ച പൃഥഗ്ചേഷ്ഠ ദൈവം ചൈവാത്ര പഞ്ചമം ശരീരവാങ്മനോഭിരയ കർമ്മ പ്രാരഭതേ നര ന്യായം വാ വിപരീതം വാ പഞ്ചൈതേ തസ്യ ഹേതവഃ തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തുയാ പശ്യത്യകൃതബുദ്ധിത്വാ ന സ പശ്യതി ദുർമതി യസ്യ നാഹം കൃതോ ഭാവോ ബുദ്ധിർയസ്യ ന നിപ്യതേ ഹത്വാപി സൈമാൻ ലോകാൻ നഹന്തി ന നിബദ്ധ്യതേ ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത വിധാ കർമ്മ ചോദന കരണം കർമ്മ കർത്തേതി ത്രിവിധ കർമ്മ സംഗ്രഹ ജ്ഞാനം കർമ്മ ച കർത്ത ച ത്രിധൈവ ഗുണഭേദത പ്രോച്യതേ ഗുണസംഖ്യാനേ യഥാവച്ഛൃണു താന്യപി സർവഭൂതേഷു യേനൈകം ഭാവം അമ്യയമീക്ഷതേ ആവിഭക്തം വിഭക്തേഷു തജ്ഞാനം വിദ്ധി സാത്വികം പൃഥക്ത്വേന തു യജ്ഞാനം നാനാഭാവാൻ പൃഥക്വിധാൻ വേത്തി സർവേഷു ഭൂതേഷു തജ്ഞാനം വിദ്ധി രാജസം യത്തു കൃഷ്ണവദേകസ്മിൻ കാര്യേ സക്തം അഹേതുകം അതത്വാർത്ഥവതൽപ്പം ച തത്താമസമുദാഹൃതം നിയതം സംഗർഹിതം രാഗദ്വേഷതകൃതം അഫലപ്രൈപ്സുനാ കർമ്മ യത്തത് സാത്വികമുച്യതേ യത്തു കാമേപ്സുനാ കർമ്മ സാഹങ്കാരേണ വാപുനാ ക്രിയതേ ബഹുളായാസം തദ്രാജസമുദാഹൃതം അനുബന്ധം ക്ഷയം ഹിംസാം അനവേക്ഷിത പൗരുഷം മോഹാദാരഭ്യതേ കർമ്മ യത്തത്താമസമുച്യതേ മുക്തസംഗോനഹം വാദി ധൃത്യുത്സാഹസമന്വിത സിദ്ധസിദ്ധ്യോർനിർവികാര കർത്താ സാത്വിക ഉച്യതേ രാഗി കർമ്മഫലപ്രേപ്സുർ ലബ്ധോ ഹിംസാർണകോശുചി ഹർഷശോകാൻവിതകർത്ത രജസപരികീർത്തിത അയുക്തപ്രാകൃതസ്തബ്ധ ഷഠോ നിഷ്കൃതികോനലസ വിഷാദീ ദീർഘസൂത്രീ ച കർത്താ താമസ ഉച്യതേ ബുദ്ധേർഭേദം ധൃതേശ്ചൈവ ഗുണതസ്ത്രവിധം ശൃണു പ്രോച്യമാനമശേഷേണ പൃഥക്ത്വേന ധനഞ്ജയ പ്രവൃത്തിം ച നിവൃത്തിം ച കാര്യാകാര്യേ ഭയാഭയേ ബന്ധം മോക്ഷം ജയാവേതി ബുദ്ധിസ്സാപാർത്ഥ സാത്വികീ യയാ ധർമ്മം അധർമ്മം ച കാര്യം ചാകാര്യമേവ ച അയഥാവത് പ്രജാനാതി ബുദ്ധിസ്സാപാർത്ഥ രാജസി അധർമ്മം ധർമ്മമിതി യാ മന്യതേ തമസാവൃത സർവാർത്ഥാൻ വിപരീതാംശ്ച ബുദ്ധിസ്സാപാർത്ഥ താമസി ധൃത്യാ യയാ ധാരയതേ മനഃപ്രാണേന്ദ്രിയക്രിയാഃ യോഗേന വ്യഭിചാരിണ്യാ ധൃതിസ്സാപാർത്ഥ സാത്വികീ യയാദു ധർമ്മകാമാർത്ഥാൻ ധൃത്യാ ധാരയതേ അർജുന പ്രസംഗേന ഫലാകാംക്ഷീ ധൃതിസ്സാപാർത്ഥ രാജസി യയാ സ്വപ്നം ഭയം ശോകം വിഷാദം മതമേവ ച ന വിമുഞ്ചതി ദുർമേധ ധൃതിസ്സാ താമസീ മത വസിഷ്യത്തെ.